ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യ അധ്യായം 1 പാദം 3 അധികരണം 2 സൂത്രം 9 ധർമ്മ ഉപദേശ ഭൂമാധികരണമാണ്. ഭൂമ സമ്പ്രസാദ അധ്യുപദേശ ഭൂമാത്യോ വിജിജ്ഞാസിതവ്യ. ഇവിടെ ഭൂമ എന്ന് പറയുന്ന പരമാത്മാവാണ് എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അത് ധർമ്മ ഉപദേശ പറയുന്നത് ഭൂമാവിന്റെ ധർമ്മങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പരമാത്മാവിനാണ് യോജിക്കുന്നത്. അവിടെ എന്താണ് വിശദീകരിച്ചത്? എത്ര നാന്യ പശ്യതി നാന്യ ശൃണോതി നാന്യ വിജാനാതി സഭൂമ. പിന്നെ എത്രത്വ അസ്യ സർവം ആത്മീയ അഭൂത്ത് തത്കേനകം പശ്യ. ഇവിടെ ഭൂമ എന്താണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് സുഷുപ്തി അവസ്ഥയെ കാണിക്കുന്നു. അതാണ് ഭാഷകാരൻ പറഞ്ഞത്. അവിടെ സുഷുപ്തി അവസ്ഥയിൽ ആത്മാവിന്റെ സ്വരൂപത്തെയാണ് വെളിവാക്കുന്നത്. അവിടെ ദർശന തുടങ്ങിയ വ്യവഹാരങ്ങളില്ല എന്ന് പറഞ്ഞത് ആത്മാവിന്റെ അസംഗത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുഖം പറഞ്ഞു അങ്ങനെ ആത്മാവ് സുഖസ്വരൂപമാണെന്ന് ബോധിപ്പിക്കുന്നതിനാണ്. തുടർന്ന് പറയുന്നു, യഥാഹ യേശോസ്യ പരമ ആനന്ദ ഏതസൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ജീവന്തി. ഇതും ബൃഹദാരണ്യത്തിലാണ്. ജനക യാജ്ഞവൽക്കിയ സംവാദത്തിൽ ജനകം പറയുന്നതാണ്. ഇത് സുഷുതിയെക്കുറിച്ച് പറയുന്ന സന്ദർഭമാണ്. നമ്മൾ ചർച്ച ചെയ്തതാണ് യേശോസ്യ പരമ ആനന്ദ, ഇതാണ് അതിൻ്റെ പരമമായ ആനന്ദ സ്വരൂപം. ഏത് അവിടെ പറയുന്നത് ജാഗ്രത്, അവിടെ ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ജീവൻ സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുന്ന അവിടെ സുഖാനുഭവമുണ്ട്. സ്വപ്നത്തിലും അതുപോലെ തന്നെ ഇന്ദ്രിയ വിഷയ സമ്പർക്കം കൊണ്ട് സുഖ ദുഃഖാനുഭവങ്ങളുണ്ട്. പക്ഷേ പരമമായ ആനന്ദം എന്ന് പറയുന്നത് സുഷുപ്തിയിലെ സ്വരൂപമാണ്. അവിടെ ഇന്ദ്രിയ വിഷയ സമ്പർക്കമില്ലാത്തതുകൊണ്ട് ഏതസ്യ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ഉപജീവന്തി. ജാഗ്രസ്വപ്നങ്ങളിൽ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് സുഷുപ്തിയിൽ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിന്റെ ലേശമാണ്. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്? അവിടെ ഭാഷകാരം പറയുന്നു, അത് അവിടെ ഏകത്വത്തെ കാണിക്കുകയാണ്, അദ്വൈതത്തെ കാണിക്കുകയാണ്. സലില ഏകോ ദിഷ്ഠ എന്നെല്ലാം പറഞ്ഞ അവിടെ ശ്രുതി ഇവിടെ പറയുന്നുണ്ട്. അവിടെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നുണ്ട് എന്താണ് സുഷുപ്തിയുടെ പ്രത്യേകത. ഇവിടെ പറയും, അവിടെ അവിദ്യ ഉപശമിച്ചിരിക്കുന്നു. ഭാഷ്യത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ പറയും, അവിടെ അവിദ്യ ഉപശമിച്ചിരിക്കുന്നത് കൊണ്ട് അത് എങ്ങനെയുള്ള അവിദ്യ? ഈ നാനാത്വത്തെ ബോധിപ്പിക്കുന്ന അവിദ്യ, ജീവന് നാനാത്വ ബോധത്തെ ഉണ്ടാക്കുന്ന അവിദ്യ. ജീവന് നാനാത്വ ബോധത്തെ ഉണ്ടാക്കുന്ന അവിദ്യ, അവിദ്യയുടെ സ്വഭാവം അതാണ്. അതാണ് അതിൻ്റെ നിർവചനം. അത് സുഷുപ്തിയിൽ ഉപശമിച്ചിരിക്കുന്നു. അപ്പോൾ ആ നാനാത്വ ബോധമുള്ളിടത്താണ് ഭൂതാനി മാത്രം ഉപജീവന്തി എന്ന് പറഞ്ഞു. ഈ ജീവികളെല്ലാം ആനന്ദത്തിൻ്റെ ലേശത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവിക്കുന്നതിന് കാരണം ഇവിടെ നാനാരൂപങ്ങളെ ഈ അവിദ്യ ജീവനെ കാണിക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ജീവൻ സുഖത്തെ അനുഭവിക്കുന്നു. സുഷുപ്തിയിലാണെങ്കിലും അവിദ്യ അവിടെ ഉപശമിച്ചതുകൊണ്ട് ജീവൻ അവിടെ നാനാരൂപങ്ങളെ കാണുന്നില്ല, ഇന്ദ്രിയങ്ങൾക്ക് വിഷയ സമ്പർക്കം ഉണ്ടാകുന്നില്ല. പിന്നെ ശേഷിക്കുന്ന എന്താണ്? കേവല ഏകഹ, കേവലനും ഏകനുമായിരിക്കുന്ന ആ ആത്മാവ് മാത്രം. അതവിടെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ വിശദീകരിക്കുമ്പോൾ അവിടെയും എന്ത് ചെയ്യും? ഈ ഭൂമ എന്ന് പറയുന്നതിനെ പറയും, ഭാഷകാരം പറയും. ഇതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഭൂമാവിനെ കുറിച്ച് പറഞ്ഞത്, ഭൂമാവ് സുഖമാണെന്ന് പറഞ്ഞത്. അവിടെയും പറയുന്നുകൊണ്ടാണ് നാന്യപ്പതിശതി നാന്യസ്വനോതി. ഒന്നും കാണാതെയും കേൾക്കാതെയും ഇരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സുഷുപ്തി മാത്രമേ ഉള്ളൂ. സർവജീവന്മാർക്കും ബോധ്യമുള്ള ഒരവസ്ഥ. അതുകൊണ്ട് അത് വളരെ ദീർഘമായി ഭാഷകാരൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഇഹാവിയോ വൈ ഭൂമ തസുഖം നാൽപ്പി സുഖമസ്തി ഭൂമിയുടെ സുഖം. അതുകൊണ്ട് ഭൂമാവായിരിക്കുന്ന ആ തത്വം, പരമാർത്ഥ തത്വം അതാണ് സുഖം. എന്നുവെച്ചാൽ സുഖസ്വരൂപമാണ് സുഖം എന്ന് പറഞ്ഞാൽ അവിടെ സുഖത്തെ അനുഭവിക്കുന്നു എന്നോ അവിടെ സുഖത്തെ കാണുന്നു എന്നോ എന്നുള്ള അർത്ഥമുണ്ട്. മുമ്പ് പറഞ്ഞു കഴിഞ്ഞു എന്താണ്? യദവി തസ്യാം അവസ്ഥയ സുഖമുക്തം, ആ സുഷുപ്തി അവസ്ഥയിൽ സുഖമെന്ന് പറയുന്നതും തദപ്പി ആത്മനേവ സുഖസ്വരൂപത്തെ വീക്ഷ, ആത്മാവ് സ്വയം സുഖസ്വരൂപമാണ് എന്നുള്ള വീക്ഷയിലാണ്. അല്ലാതെ അവിടെ ആരെങ്കിലും സുഖത്തെ അനുഭവിക്കുന്നു എന്നോ സുഖത്തെ കാണുന്നു എന്നോ സുഖത്തെ സ്മരിക്കുന്നു എന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ കാണാനും സ്മരിക്കാനും അനുഭവിക്കാനും ആരുമില്ല. എന്തുകൊണ്ടത് കേവലമായ അദ്വയമായ ഏകസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്. അതുകൊണ്ടതിനെ അനുഭവിക്കാൻ കഴിയത്തില്ല. അനുഭവ സ്വരൂപമായിരിക്കുന്ന ഒന്നിനെ അനുഭവിക്കാൻ അവിടെ കരണങ്ങളോ അഹംഭാവമോ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇന്ദ്രിയങ്ങളോ മനസ്സോ എല്ലാത്തിനുപരിയായിട്ട് അഹം എന്നുള്ള ഭാവം വേണം. അപ്പോൾ അങ്ങനെ അഹം എന്നുള്ള ഒരു ഭാവമില്ല. അങ്ങനൊരു ഭാവം ഉണ്ടാകണ്ടേ? അഹം എന്നൊരു ഭാവം ഉണ്ടായാൽ ഉടൻ തന്നെ ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നമായി. എപ്പോഴാണ് നമുക്ക് അഹം ഭാവം ഉണ്ടാകുന്നത്? അതിനാണ് ജാഗ്രത സ്വപ്നം എന്ന് പറയുന്നത്. ഇനി ചെല്ലു പറയും അതല്ല, അവിടെ സാക്ഷിഭാസ്യമാണ് എന്ന് പറയും. അങ്ങനെയൊക്കെ പറയും, ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ആരാ ഈ സാക്ഷി എന്ന് പറയുന്നത്? സാക്ഷി എന്ന് പറയുന്നത് സുഖസ്വരൂപമാണ്. അത് ഭാസ്യമാക്കുക, അത് പ്രകാശിപ്പിക്കാൻ വേണമെങ്കിൽ അതിൽ നിന്ന് ഭിന്നമായി എന്തെങ്കിലും വേണം. പക്ഷെ അവിടെ എന്താ പറയുന്നത്? സ ഏകഹ കേവലഹ അദ്വൈതഹ. അവിടെ ഏകനാണ്, കേവലനാണ്, അദ്വൈതനാണ്. പിന്നെ ആരാരെ പ്രകാശിപ്പിക്കും? ഒരു സാക്ഷി എന്ന് പറയുമ്പം സാക്ഷ്യമായി ഒന്ന് വേണം. ഞാനിപ്പോൾ പുസ്തകത്തിന് സാക്ഷി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്? എൻ്റെ മുമ്പിൽ സാക്ഷ്യമായ പുസ്തകമുണ്ട്. രണ്ട് വസ്തുക്കളുടെ സാക്ഷി സാക്ഷ്യഭാവം വരത്തുള്ളൂ. ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ഒന്നിൽ സാക്ഷി സാക്ഷ്യം എന്ന് പറയുന്ന ഭാവം വരത്തില്ല. അവിടെ സുഹൃത്തിയെ കുറിച്ച് പറയുന്ന എന്താണ്? അത് ഏകവും അദ്വിതീയവുമാണ്. നദ്വിതീയമസ്തി. ഏറ്റവും കൂടുതൽ ഈ സുഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് നാലാം ബൃഹദാരണ്യത്തിന്റെ നാലാം അധ്യായത്തിൽ ജനക യാജ്ഞവൽക്യ സംവാദത്തിലാണ്. അവിടെ പറയുന്നത് രണ്ടാമത് ഒന്നില്ല. രണ്ടാമതൊന്നില്ലെങ്കിൽ പിന്നെ ആര് എന്തിന് സാക്ഷിയായി? ഏത് സാക്ഷി എന്തിനെ പ്രകാശിപ്പിക്കും? പിന്നെ ആകെ ഒരു പ്രതീക്ഷയുള്ള അവിദ്യയിലാണ്. അതിനെക്കുറിച്ച് അവിടെ പറയുന്നു, അവിദ്യ ശാന്ത, അത് ശമിച്ചുപോയി. അത് ശമിച്ചുപോയി പിന്നെ അത് ശാന്തമായി കഴിഞ്ഞാൽ പിന്നെ അതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ നദ്വിതീയം അസ്തി, അതിന് രണ്ടാമതൊന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ശമിച്ചുപോയി പിന്നെ അതിന് ഒന്നേ പറയാൻ പറ്റും. എന്താണ് അത്? കേവലമായ സുഖസ്വരൂപമാണ്. ഒരു തരത്തിലുള്ള അനുഭവങ്ങളും അവിടെ ഇല്ല. അതിനെന്ത് പേരിട്ട് വിളിച്ചാലും അത് അനുഭവമാകത്തില്ല. കാരണം അനുഭവം എന്ന് പറയുമ്പോൾ അത് ജാഗ്രതോ സ്വപ്നമോ ആകും. ഈ രണ്ടവസ്ഥയിലല്ലാതെ ഒരാൾക്ക് അനുഭവം ഉണ്ടാകത്തില്ല. പിന്നെ അനുഭവം എന്ന് പറയണമെങ്കിൽ ഈ ജാഗ്രതയിൽ തന്നെയുള്ള വകഭേദങ്ങളായിരിക്കും. ജാഗ്രതയിൽ തന്നെ ഒരാൾ ഭാവനയിൽ പോകുന്നു, അനുഭവം ഉണ്ടാകുന്നു, മനോരാജ്യത്തിന് അനുഭവം ഉണ്ടാകുന്നു. ജാഗ്രതയിൽ തന്നെ ചിലർ മനസ്സിൻ്റെ അതിസൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോകുന്നു, സമാധീതം മറ്റും പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നു. പിന്നെ ചിലർ പറയുന്നു പലതരത്തിലുള്ള ദർശനങ്ങളെക്കുറിച്ച് പറയും. അതൊക്കെ ജാഗ്രതയിൽ നിന്നുള്ള പോക്കുകളാണ്. പക്ഷേ ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ഒന്ന് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ അനുഭവങ്ങളില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നാന്യ പശ്യതി നാന്യ ശൃണോതി, അന്യം ഒന്നില്ല, കാണാനും കേൾക്കാനും അനുഭവിക്കാനും സുഖമില്ല, ദുഃഖമില്ല. കേവല ഏകു അദ്വൈത, ഇതെല്ലാം അവിടെ നമ്മൾ വിശദീകരിച്ചാണ്. ഓർമ്മ ഇല്ലാത്തവർ അവിടെ വീണ്ടും അത് നോക്കണം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാഷ്യകാരൻ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭൂമ തസുഖം നാത് പേസുഖം അസി ഭൂമൈവ സുഖം. അത് ഇവിടെ പറയുന്നത് എന്താണ്? യോവൈ ഭൂമ തസുഖം, എന്തിനാണോ ഭൂമാവ് എന്ന് പറയുന്നത് അതാണ് സുഖം. അല്ലാതെ ഭൂമാവിന്റെ സുഖം അങ്ങനെ പറയല്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ആത്മാവിന്റെ സുഖം, അത് ശരിയല്ല. ആത്മാവിന്റെ സുഖം എന്ന് പറയുമ്പോൾ എന്ത് വരും? രാമന്റെ പശു എന്ന് പറയുന്ന പോലെ രാമൻ ഉടമസ്ഥനാണ്, രാമന്റെ സ്വന്തമായ വസ്തുവാണ് പശു. അതുപോലെ ഭൂമാവിന്റെ സുഖം, ആത്മാവിന്റെ സുഖം എന്ന് പറഞ്ഞാൽ അവിടെ സുഖത്തിന് ഉടയനാണ് ആത്മാവ്, ആത്മാവിന്റെ കൈവശമുള്ള സുഖം എന്ന് വരും. സംബന്ധം, പരസ്പര ബന്ധം വരും. അപ്പോൾ ദ്വൈതം ഉണ്ടെങ്കിലേ പരസ്പര ബന്ധം വരും, രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ബന്ധം വരും. ഞാൻ പറയുന്നു ഞാൻ എൻ്റെ സുഖത്തെ അനുഭവിക്കുന്നു, അത് പറയാം. എന്തുകൊണ്ട് ഇവിടെ അവിദ്യ ബോധിപ്പിക്കുന്ന ഈ നാമരൂപങ്ങളെല്ലാം ഉള്ളപ്പോൾ, അവിദ്യ ബോധിപ്പിക്കുന്ന ഈ ഭേദമുള്ളപ്പോൾ, ഇവിടെ എനിക്ക് എൻ്റെ കർണങ്ങളിലൂടെ എനിക്ക് എൻ്റെ സുഖത്തെ അനുഭവിക്കും. പക്ഷെ അദ്വയമായാലോ, ഞാൻ എൻ്റെ എന്നുള്ള ബോധവും ആ ഭേദവും ഇല്ലാതെന്ന് കഴിഞ്ഞാലോ, ഇല്ലാന്ന് കഴിഞ്ഞാൽ എൻ്റെ എന്ന് പറയാൻ പറ്റില്ല. യോവൈ ഭൂമ തത് സുഖം, ഭൂമാവെന്ന് പറയുന്ന എന്താണോ അത് തന്നെ സുഖം. അതാണ് ഭാഷികൻ പറഞ്ഞ സുഖം സ്വരൂപമാണ്. അത് വ്യക്തമായി ധരിച്ചിരിക്കേണ്ട കാര്യമാണ്. പിന്നെ പറയുന്നതോ യോഗികളും മറ്റും പറയുന്നു. യോഗി എന്ന് വെച്ചാൽ ഹഠയോഗത്തിലും മറ്റും, പതഞ്ജലി യുഗത്തിൽ ഹഠയുഗത്തിൽ പറയുന്നത് ഇങ്ങനെ വലിയ സുഖത്തെ അനുഭവിക്കാമെന്നൊക്കെ പറയുന്നു. അനുഭവിക്കുന്നവരുവനുണ്ട് അവിടെ അത്തരം സാധനകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സുഖം അനുഭവിക്കാമെന്ന് പറയുമ്പോൾ അനുഭവിക്കാമായിരിക്കും. പക്ഷേ ആ സുഖം ഇവിടുത്തെ സുഖമായിരിക്കും. ആ സുഖമെല്ലാം മനസ്സിൻ്റെ അന്ധകരണത്തിൻ്റെ സൂക്ഷ്മമായ തരങ്ങളിലുള്ള സുഖമായിരിക്കും അനുഭവിക്കുന്നത്. യോ വൈ ഭൂമ സുഖം പറയുന്നു, അല്പേ സുഖം അസ്തി പറയുന്നു. ഈ സുഖം എന്ന് പറയുന്ന അല്പമായ വിഷയങ്ങളിലല്ല സുഖം. പിന്നെ എന്താണ്? ഭൂമൈവ സുഖം, ഭൂമ തന്നെയാണ് സുഖം, ഭൂമ തന്നെയാണ് സുഖം. അപ്പൊ ഈ അനുഭവിക്കുന്ന സുഖമോ അതല്ല മനസ്സിന്റെ സുഖം. യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് ഭൂമാവാണ് എന്ന് സാമയ സുഖ നിരാകരണേന, ആമയത്തോടുകൂടിയ സുഖത്തെ, ദുഃഖത്തോടുകൂടിയ സുഖത്തെ. എന്താ അങ്ങനെ പറയുന്ന കാരണം? ഇവിടെ സുഖവും ദുഃഖവും ഇടകലർന്നേരിക്കും. സുഖം മാത്രം ഒരു ഒന്നിൽ നിന്നും കിട്ടത്തില്ല. എന്തിൽ നിന്നും സുഖം കിട്ടുന്നു? കുറച്ച് ദുഃഖവും വരും. ഇവിടെ സാമയ സുഖമേ ഉള്ളൂ. കേവല സുഖം എന്ന് പറയുന്ന ഇവിടെ ഇതുവരാരും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്നു സാമയ സുഖ നിരാകരണേന. അപ്പോ സുഖമില്ല എന്ന് പറയുന്നില്ല, കാരണം നമ്മൾ അനുഭവിക്കുന്ന സുഖം എന്തിൻ്റെ സുഖമാണ്? കാരണം പ്രകൃതി, മൂലപ്രകൃതി തന്നെ സത്വരജസ്തമോ രൂപത്തിലുള്ളതാണ്. അത് സത്വത്തിൽ നിന്ന് സുഖമുണ്ടാവും, അല്ലെങ്കിൽ സത്വം തന്നെ സ്വയം സുഖസ്വരൂപമാണ്. അതുകൊണ്ട് നമ്മൾ പറയും സാത്വിക സുഖം എന്ന് പറയും. അത് അന്ധകരണത്തിൻ്റെ തന്നെ ആ സുഖത്തെ അന്ധകരണവൃത്തി ഭേദമെന്ന് പറയുന്നു. അത് രാജസ താമസങ്ങളിലേക്ക് പോകുമ്പോൾ അത് ദുഃഖമാവും. പക്ഷേ അന്ധകരണം ഏകരൂപത്തിലിരിക്കാത്തതുകൊണ്ട് അത് സദാ പരിണമിക്കുന്നതുകൊണ്ട്, അത് സുഖരൂപത്തിലും ദുഃഖരൂപത്തിലും എല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സാമയ സുഖമേ നമുക്ക് അനുഭവിക്കാൻ പറ്റും, ദുഃഖത്തോടു കൂടിയ സുഖം. അന്ധകരണത്തിനൊരിക്കലും ഒരേ രൂപത്തിൽ പരിണമിക്കാൻ പറ്റില്ല. ചിലപ്പോൾ സുഖം അധികമായിരിക്കും, എന്നുവെച്ചാൽ സത്വം അധികമായിരിക്കും. സത്വം അധികമായിരുന്നാൽ അവിടെ സുഖം അനുഭവപ്പെടും. തമസ് രജസ് അധികമായി വരുമ്പോൾ ദുഃഖം അനുഭവപ്പെടും. അതുകൊണ്ട് സുഖം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് അന്ധകരണത്തിൻ്റെ സുഖമാണ്, സത്വ സുഖമാണ്. അത് ആണ് അത് അങ്ങനെ പറയാൻ ചെല്ലു ചോദിക്കും, എന്താണ് അത്? ആത്മാവിൻ്റെ സുഖമല്ലേ എന്ന് ചോദിക്കും. ഈ സുഖത്തെക്കുറിച്ച് വിചാരം ചെയ്തത് സംഖ്യന്മാരാണ്, അവരാണ് കൂടുതൽ വിചാരം ചെയ്തിരിക്കുന്നത്. എന്താണ് സുഖം, എന്താണ് ദുഃഖം? അപ്പം അവരാണത് കണ്ടുപിടിച്ചത്. അവർ പറയുന്നു സുഖം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ധർമ്മമാണ്, പ്രകൃതിയുടെ പരിണാമമാണ്, അത് അന്ധകരണ പരിണാമമാണ്, സാത്വിക പരിണാമമാണ്, സത്വപരിണാമമാണ് സുഖം. പറയുമല്ലോ ആത്മാവിൻ്റെ സുഖം അന്ധകരണത്തിൽ വരുന്നു, അതിനവരംഗീകരിക്കുന്നു. അവർ വരുന്ന ആത്മാവ് അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് നിർഗുണമാണ്, സുഖം ദുഃഖം ഇതൊന്നും അതിലില്ല. ചിതിശക്തി എന്നാണ് അവർ പറയുന്നത്, കേവലമായ ചിത്താണ്. ഇനി ആനന്ദം എന്ന് പറഞ്ഞാലോ ആ കേവലമായ ചിത്തിനെ തന്നെ പറയുന്നു. ആ ഇത് ചിത്ത്, ഇത് ആനന്ദം എന്നതിനെ രണ്ടായി വേർതിരിച്ചല്ല പറയുന്നു. ചിത്ത് തന്നെ ആനന്ദം, അദ്വൈതി അത് തന്നെ പറയുന്നു. എന്താണോ അത് നിർഗുണമാണ്. ആനന്ദം എന്ന് പറയുന്നത് ആ ചിത്ത് തന്നെയാണ്. ആനന്ദം എന്ന് പറയുന്നത്, ആനന്ദം എന്ന് പറയുന്നത് ചിത്ത് തന്നെ. ചിത്ത് ആനന്ദമാണ്, അത് തന്നെയാണ് അനന്തമായിരിക്കുന്നത്, അത് തന്നെയാണ് സത്തായിരിക്കുന്നത്. ശബ്ദത്തിലെ വ്യത്യാസമുള്ളൂ, വസ്തുവിന് വ്യത്യാസമുണ്ട്. ശബ്ദം കൊണ്ട് വസ്തു നാനാകുന്നില്ല എന്നാ പിന്നെ അദ്വൈതം എങ്ങനെ ശരിയാകും? പിന്നെ ഈ ഇതൊക്കെ അനുഭവിക്കുന്നതോ അത് അനുഭവാതീതമാണ്. അത് അനുഭവിക്കാൻ കഴിയുന്നുള്ള അനുഭവിക്കുന്നത് അന്ധകരണം. അവിടെ സംഖ്യന്മാർ പറയുന്നത് തന്നെ അദ്വൈതിയും പറയുന്നു, അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം അന്ധകരണത്തിൻ്റെ സുഖങ്ങളാണ്, സാത്വിക പരിണാമമാണ്. ചില സ്ഥലത്ത് പറയും എന്താണ് അത്? ആത്മാവ് ആനന്ദ സ്വരൂപമാണ്, ആനന്ദത്തിന്റെ പ്രതിബിംബം ചിത്തത്തിൽ പതിക്കുന്നു, അങ്ങനെ ചിത്തവും ആനന്ദമയമായി തീരുന്നു എന്നൊക്കെ പറയും. അത് പ്രകാശത്തിന്റെ പ്രതിബിംബം ചിത്തത്തിൽ പതിച്ച് ചിത്തം പ്രകാശമയമായി തീരുന്നു എന്നെല്ലാം പറയുന്ന പോലെയുള്ളൂ. അവിടെ ആത്മാവിൽ നിന്നും ചിത്തത്തിലേക്ക് പതിക്കുന്നതിന് വേണ്ടി ആനന്ദം എന്ന് പറയുന്ന ഒരു സാധനം വേറെ, ചിത്തം എന്ന് പറയുന്ന വേറെ സാധനം വേറെ, അങ്ങനെയൊന്നുമില്ല. സത്തം എന്ന് പറയുന്ന വേറൊന്നും അങ്ങനെ വേറൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. പിന്നെ അതെല്ലാം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രക്രിയകൾ. എന്താണ് ആത്മാവിൻ്റെ സ്വരൂപം, എന്താണ് ചിത്തത്തിൻ്റെ സ്വരൂപം, ഇതെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ഓരോ വിചാര രീതികളെന്നേ ഉള്ളൂ. അത് പരമാർത്ഥ വിചാരമല്ല, അത് പരമാർത്ഥത്തിൽ എത്താൻ ഉപകരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പറയുന്നത് അത് സ്വയം സുഖസ്വരൂപമാണ്, അല്ലാതെ അതിൻ്റെ സുഖത്തെ ആരെങ്കിലും അനുഭവിക്കുകയോ അതിൻ്റെ സുഖം വേറെടുത്തേക്ക് പകർന്നു പോവുകയോ അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. എന്നാൽ ജീവൻ സുഖത്തെ അനുഭവിക്കുന്നുണ്ടതാണ്. അവനെ അനുഭവിക്കുന്നതിന് വേണ്ട സുഖമെല്ലാം അവന്റെ അന്ധകരണത്തിൽ തന്നെയുണ്ട്. അത് അഭിവ്യക്തമായാൽ മതി, എന്ന് വെച്ചാൽ അതവിടെ പ്രകടമായാൽ മതി. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിബിംബിക്കുന്നു എന്നൊക്കെ പറയുന്നത് അധ്യാസത്തെ വിശദമാക്കാൻ വേണ്ടി പറയുന്നതാണ്. ചിത്തിന്റെ താതാത്മ്യം സംഭവിക്കുന്നു, അത് അവന്റെ അനുഭവത്തെ അടിസ്ഥാനമാക്കി. എന്താണ് എനിക്ക് അനുഭവമുണ്ട്? ഞാൻ സുഖിയാണ്, ഞാൻ ഈ ദേഹമാണ്. അപ്പൊ ജാഗ്രതയിലെ ഈ അധ്യാസം അനുഭവസിദ്ധമാണ്. ഈ അധ്യാസത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല ഇത് വരും. അതിനാണ് അവച്ഛേദവാദം, ആഭാസവാദം, പ്രതിബിംബവാദം, അദ്വൈതത്തിൽ പ്രത്യേകിച്ച് അതൊക്കെ ചർച്ച ചെയ്യും. അത് അധ്യാസത്തെ ഒന്നും എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതൊന്നും വസ്തുസ്ഥിതി കഥനങ്ങളല്ല. വസ്തുസ്ഥിതി എന്താണ്? അത് ആ ഭൂമാവ് സുഖസ്വരൂപനാണ്, അതിന്റെ സ്വരൂപം തന്നെ അതാണ്. ഇത് സാമയ സുഖ നിരാകരണേന. അപ്പൊ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖത്തെ നിരാകരിക്കുന്നു, അതിന് സാമയ സുഖം എന്ന് പറയുന്നു. ആർക്കും ദുഃഖരഹിതമായ സുഖത്തെ അനുഭവിക്കാൻ കഴിയില്ല, ഇന്നുവരെ അനുഭവിച്ചില്ല, ഒരിടത്തും അനുഭവിക്കാൻ പറ്റത്തില്ല. സമാധി പോയി ഏറ്റവും വലിയ സുഖത്തെ അനുഭവിച്ചാലും ആ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരാളിന് ദുഃഖമാണ്. എന്താണ് ഏറ്റവും വലിയ ആ സമാധി സുഖം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. വീണ്ടും അയാൾ പരിശ്രമിക്കുകയാണ്, എന്തിനു വേണ്ടി? എനിക്ക് ആ സുഖത്തിലെത്തിച്ചേർന്ന് ആ സുഖത്തെ അനുഭവിക്കണം. അയാള് യുദ്ധാനം എന്ന് പറയുന്ന ആ അവസ്ഥയിലിരിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അയാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ അലൗകികമായ ആനന്ദം അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും കൃതകൃത്യനാകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? വീണ്ടും പരിശ്രമിക്കണം സുഖത്തിലെത്താൻ. അവിടെ ഇരിക്കും, വീണ്ടും പ്രാരബ്ധം കൊണ്ട് വീണ്ടും അസുഖം കൈവിട്ടു പോകുന്നു. അപ്പോൾ ആ സുഖമെന്ന് പറയുന്ന പോലും എന്താണ്? സാമയ സുഖമാണ്. എന്തുകൊണ്ട്? അതും പിന്നീട് ദുഃഖത്തിന് കാരണം. ഇതെല്ലാം ഒരു വ്യക്തിയിലല്ലേ. ഒരു വ്യക്തി ദീർഘകാലം അങ്ങനെ, ഒരു യോഗിക്ക് പറയുന്നത് ഒരു കൽപ്പാന്തം വരെ സുഖത്തിലിരിക്കാൻ കഴിയുന്നു, ഈ കൽപ്പം അവസാനിക്കുന്നത് വരെ. പക്ഷെ വീണ്ടും അടുത്തൊരു കൽപ്പം വരുമ്പോൾ വീണ്ടും ഉണർന്നു വന്നാൽ, വീണ്ടും പഴയ സുഖത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കും, വീണ്ടും കഷ്ടപ്പാടായി. എത്ര വലിയ സുഖമായാലും അനുഭവിക്കുന്ന സുഖമല്ല സാമയ സുഖമാണ്. അതുകൊണ്ട് അതിനെ നിരാകരണേന, അതിനെ ഇവിടെ നിരാകരിച്ചിട്ട് എന്താണ് ശ്രുതി പറയുന്നത്? ബ്രഹ്മ ഏവ സുഖം ബഹുമാനം ദർശയതി. സുഖം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, അത് സ്വരൂപം തന്നെയാണ്, തന്റെ പരമാർത്ഥ സ്വരൂപം തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു. അതുമാത്രമല്ല, യോ വൈ ഭൂമ തത് അമൃതം. ആ ഭൂമ എന്ന് പറയുന്നത് അമൃതമാണ്. അതും എന്തിനാണ് ഈ സുഖത്തിന്റെ സന്ദർഭത്തിൽ പറയുന്നത്? ബാക്കി ഏതൊക്കെ സുഖത്തെ മുമ്പ് പറഞ്ഞതുപോലെ സമാധി സുഖം ഉൾപ്പെടെയുള്ള സുഖത്തെ ആർജിച്ചാലും നശിച്ചും കൈവിട്ടു. ഇതെന്താണ്? അമൃതമായ, ഒരിക്കലും മൃതമാകാത്തതായ, നശിക്കാത്തതായ, കേവലമായ സുഖമാണ്. കാരണം ബ്രഹ്മം നിത്യമാണ്, ബ്രഹ്മസ്വരൂപം നിത്യമാണ്. അത് സുഖമെന്ന് പറഞ്ഞാലും, സത്തെന്ന് പറഞ്ഞാലും, ചിത്തെന്ന് പറഞ്ഞാലും അത് നിത്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇതിന് ഇങ്ങനെ ഒരു സുഖം അനുഭവിക്കാൻ കഴിയുന്നില്ല? എന്നാൽ ഈ സാമയമായ സുഖമല്ല എന്നിരിക്കെ പിന്നെ എന്തിനതിനെ സുഖമെന്ന് പറയണം? അനുഭവിക്കാൻ കഴിയാത്ത ഒന്നിന് പറയും. ആ സത്തെന്നും ചിത്തെന്നും പറയുന്ന പോലെ തന്നെ. എന്തുകൊണ്ട് സുഖം നമ്മൾ അനുഭവിക്കുന്നത് സാമയ സുഖം എന്ന് വെച്ചാൽ ദുഃഖത്തോടുകൂടിയ ഈ സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രത സ്വപ്നങ്ങളിലാണ്. ജാഗ്രതയിലോ സ്വപ്നത്തിലേക്ക് ഒരാൾ വരുമ്പോൾ അയാൾക്ക് ഈ സുഖ ദുഃഖങ്ങളെ അനുഭവിച്ചേ മതിയാവും. അത് ഏറ്റക്കുറച്ചിൽ വരാം. ചിലർ കൂടുതൽ സുഖം അനുഭവിക്കുകയും ചിലർ കൂടുതൽ ദുഃഖത്തെ അനുഭവിക്കും. അപ്പോ പരമമായ ആനന്ദം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ സുഖദുഃഖ അനുഭവങ്ങളോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റും. സാധിശ്യ സുഖം എന്ന് പറയും. അങ്ങനെ ഈ സുഖദുഃഖ അനുഭവങ്ങളോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് നിരുപാധികമായ ഒന്നിനെ കാണിക്കാൻ വേണ്ടി സുഷുപ്തി ദൃഷ്ടാന്തമായി എടുക്കുന്നു. അല്ല, ഈ സുഖത്തിലൂടെ ഒരു സുഖത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇതിനും വലിയൊരു സുഖത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഏറ്റവും വലിയ സുഖമൊന്നും ഇതങ്ങനെയല്ല, അത് നിരുപാധികമാണ്, ഉപാധികളൊന്നും ഇല്ലാത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ ഒരു ദൃഷ്ടാന്തം പോലെ കാണിക്കുന്നത്. വാസ്തവത്തിൽ അത് ദൃഷ്ടാന്തമല്ല, സ്വരൂപമാണ്. പക്ഷെ ജാഗ്രത അനുഭവത്തിലിരുന്നു കൊണ്ട് അതിനെ ദൃഷ്ടാന്തം പോലെ വിശകലനം ചെയ്ത് പരിശോധിച്ച് അത് ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് പറയുകയാണ്. അത് അമൃതമാണ്, നാശരഹിതമായ സുഖമാണ്. അത് സ്വരൂപത്തെ പറയുന്നു. ഇത് അമൃതത്വം അപീഹശ്രൂയമാണം. അങ്ങനെ അമൃതത്വത്തെ കുറിച്ച് പറയുന്നു, അതും ഭൂമാവിനെ കുറിച്ച് പറയുമ്പം അത് സുഖമാണ്. അതെന്താണ്? പരമകാരണം ഗമേതി, അത് പരമമായ കാരണമാണ്. അതാണ് സർവത്തിനും കാരണമായിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ചിലടത്ത് പറയും, എന്താണ് ഇവിടെ ഭാഷകാലതിനെ ബന്ധപ്പെടുത്തി സുഷുപ്തി അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് പരമകാരണം എന്ന് പറയുന്നു. ഭൂമ സുഖസ്വരൂപമായിരിക്കുന്നത് അത് പരമകാരണമാണ് എന്ന് പറയുന്നുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ പറയുന്നത്, എന്താണ് സുഷുപ്തി കാരണ ശരീരമാണ് എന്ന് പറയും. അത് കാരണമാണ് എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ഇതെല്ലാം ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കാര്യമാണെങ്കിൽ ഇതിനൊരു കാരണമുണ്ടായേ പറ്റും. ഇവിടെ അതിന് കാരണമായി നമുക്ക് പരിചയമുള്ളത് സുഷുപ്തി മാത്രമേ ഉള്ളൂ. കാരണം സുഷുപ്തിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് സുഷുപ്തി, സുഖസ്വരൂപമായിരിക്കുന്ന ആ സുഷുപ്തി, അത് തന്നെയാണ് ഇതെല്ലാം. അതാണ് പറയുന്ന ആനന്ദാധ്യവ ഖല്യമാനി ഭൂതാനി ജായന്തി, ഇതെല്ലാം ആനന്ദത്തിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. അതേതാണ് ആനന്ദം? ഭൂമ സുഖസ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിൽ നിന്നാണ് ഇതെല്ലാം. അതുകൊണ്ട് അതിന് കാരണമെന്ന് പറയാം. പിന്നെ ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനെ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ശരീരാഭിമാനത്തെ നിഷേധിക്കണം. പക്ഷേ ശരീരാഭിമാനത്തെ നിഷേധിക്കണമെങ്കിൽ ശരീരാഭിമാനത്തെ അംഗീകരിച്ചുകൊണ്ടേ പറ്റും. അപ്പം അതിനെ അംഗീകരിക്കുന്നു. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം അംഗീകരിക്കുന്നതല്ല, സ്വാനുഭവത്തിൽ. കാരണം എനിക്ക് അനുഭവമുണ്ട്, അഹം. ഈ അനുഭവം ഊന്നി നിൽക്കുന്ന ഈ ശരീരത്തിലാണ്. അപ്പം ഈ ശരീരാനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈത സ്ഥൂലമായ ശരീരമാണ്. ഈ ശരീര ബോധം കൊണ്ടാണ് ഇവിടെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത്. അപ്പം ഈ ശരീരബോധം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പ്രവൃത്തിക്കും കാരണമാണ്. ശരീരബോധം ഇല്ലാത്തതുകൊണ്ട് പ്രവൃത്തിയുണ്ടോ? അതുപോലെ സ്വപ്നം അവിടെയും ഉണ്ട്, ശരീരബോധം. അതുകൊണ്ട് അവിടെ സർവപ്രവൃത്തികളും നടക്കുന്നു. അപ്പോൾ ഈ രണ്ട് പ്രവൃത്തികൾക്കും കാരണമായിട്ടൊരു ശരീരത്തെ അവിടെ കൽപ്പിക്കുന്നു ജാഗ്രതയിലിരുന്നുകൊണ്ട്. കാരണ ശരീരം, അതിനെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അത് ഇതിനോട് താരതമ്യം ചെയ്തുള്ള ഒരു കൽപ്പന മാത്രം. വാസ്തവത്തിൽ എന്താണ്? അത് കാരണം തന്നെയാണ്. ഈ ജാഗ്രത സ്വപ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ആ സുഖസ്വരൂപമായ ഭൂമാവ് തന്നെയാണ്. പക്ഷെ അത് ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പോലെയുള്ള ശരീരമല്ല. ആ ശരീരം എന്ന് എന്തിനാ പറയുന്നത്? അത് ആ സ്വരൂപത്തെ തന്നെ, ഭൂമാസ്വരൂപം തന്നെ ശരീരം എന്ന് പറയുന്നു. കാരണം ശരീരം എന്ന് പറയുന്ന ആശ്രയം എന്നുള്ള അർത്ഥത്തിലാണ്. ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. എൻ്റെ വാക്കും ചിന്തയും മറ്റ് എല്ലാം ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. ശരീരാശ്രയമാണ്. അവിടെ എന്താണ്? ഭൂമാവാണ് അവിടുത്തെ ആശ്രയം. എന്തിന്? ഈ ജാഗ്രത സ്വപ്നങ്ങൾക്കല്ല. അവൻ പറയുന്നു ആശ്രയം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു അത് ശരീരമാണ്, ജാഗ്രത സ്വപ്നങ്ങളുടെ കാരണമായ ശരീരമാണ്. ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വ്യവഹാരമാണ്. ഈ സർവ വ്യവഹാരങ്ങൾക്കും കാരണമായ ഒന്നാണ്. വാസ്തവത്തിൽ എന്താണ്? ശരീരമല്ല, ശരീരമാണെങ്കിൽ എന്താണ്? അത് അമൃതമാണ്. നിത്യമാണ്. ഇതി അമൃതത്വമഭിഹ ശ്രീയമാണ് പരമകാരണം ഗമേതി, അതുകൊണ്ട് തന്നെ പരമമായ കാരണം എന്ന് ഗ്രഹിക്കണം. പരമകാരണം എന്തുകൊണ്ട് പറയുന്നു? ഈ ശരീരവും കാരണമാണ്, സ്വപ്ന ശരീരവും കാരണമാണ് ഇതിന്, അതാത് അവസ്ഥകളിലുള്ള വ്യവഹാരങ്ങൾ. പക്ഷെ അത് പരമകാരണമല്ല, ഇതിന് രണ്ടിനും കൂടെ അതിനെ കാരണമായിട്ടെടുക്കാൻ പറ്റില്ല. സ്ഥൂല ഈ ശരീരം ജാഗ്രത വ്യവഹാരത്തിന് കാരണം, സൂക്ഷ്മ ശരീര സ്വപ്ന വ്യവഹാരത്തിന് കാരണം, ഭൂമാവോ അത് ഈ രണ്ട് വ്യവഹാരത്തിനും കാരണം. കൊണ്ട് പറയുന്നത് പരമമായ കാരണമാണ്. വികാരാണാം അമൃതത്വസ്യ അപേക്ഷികത്വ, പിന്നെ ഈ വികാരങ്ങളിൽ നിന്ന് നമുക്ക് പലതിനും നിത്യമെന്ന് പറയാൻ പറ്റും. നിത്യസുഖമെന്നോ നിത്യ ദുഃഖമെന്നോ എല്ലാം പറയാം. ജാഗ്രത സ്വപ്നങ്ങളുടെ ഈ വികാരങ്ങളെ പരമാണ് നിത്യമെന്ന് പറയാം, ആകാശം നിത്യമെന്ന് പറയാം. പക്ഷെ അതൊക്കെ ആപേക്ഷികമാണ്. പരമാണോ നിത്യമെന്ന് പറയുന്നു, അതിൻ്റെ കാര്യങ്ങളായിരിക്കുന്ന വികാരങ്ങളെ അപേക്ഷിച്ചത് നിത്യമാണ്. പരമാർത്ഥമായ പരമകാരണത്തെ അപേക്ഷിച്ച് അതും നിത്യമാണ്. ആകാശം നിത്യമാണ്, വായു ജലം അഗ്നി പൃഥ്വി ഇതിനൊക്കെ അപേക്ഷിച്ച് ഇതിനെല്ലാം ഇടം കൊടുക്കുന്നുണ്ട്. പക്ഷെ പരമകാരണമായ തത്വത്തിലോ അത് അപേക്ഷികമായി അതും അനിത്യമാണ്. ആണ് വികാരാണ് അമൃതത്വസ്യ അപേക്ഷികത്വ, അത് മാത്രമല്ല ബൃഹദാരണ്യത്തിൽ അനുമുമ്പ് പറയുന്നുണ്ട്. അത് അന്യ അർത്ഥം, അതിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നും തന്നെ സത്യമല്ല. ആർത്ഥം നശ്വരമാണ്, നശിക്കുന്നതാണ്. തത്വത്തിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം നിലനിൽക്കുന്നതല്ല. നമ്മുടെ അനുഭവം എന്താണ്? ജാഗ്രത് ഇവിടെ അഹമെന്നുള്ള അഭിമാനത്തോടുകൂടി എന്തെല്ലാം വ്യവഹാരം ചെയ്യുന്നു. പക്ഷെ ഇത് ആ തത്വമാകുന്ന സുഷുപ്തിയിൽ നിന്ന് അന്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർത്ഥമാണ്, നശ്വരമാണ്. എനിക്കെപ്പോഴും ഈ വ്യവഹാരത്തിൽ ഇങ്ങനെ തുടരാൻ പറ്റുന്നില്ല. നേരെ സ്വപ്നത്തിൽ പോയാൽ അവിടെയും മനസ്സിലാക്കുന്നു അതും അന്യ അർത്ഥം നശ്വരമാണ്. ഏത് ആ സുഷുപ്ത സ്വരൂപമായിരിക്കുന്ന പരമാർത്ഥത്തെ അപേക്ഷിച്ച് അതും അന്യതാർത്ഥം. ഇതിജ ശക്തിയന്തര, അത് മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ട് സുഷുപ്തിയോട് ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നു. ശ്രുതി അത് തന്നെ ചെയ്യുന്നു. തഥാച സത്യത്വം സ്വമഹിമന പ്രതിഷ്ഠിതത്വം സ്വമഹിമ പ്രതിഷ്ഠിതത്വം സർവഗതത്വം സർവാത്മത്വം ഇതി ചെയ്യുക. ഏ ധർമ്മാഹ ശ്രൂയമാണ പരമാന്മന്യേവ ഉപദ്യന്തേ നാന്യത്ര. കാരണം ധർമ്മ ഉപദേശിച്ച അതാണ് സൂത്രം. പരമാത്മ ധർമ്മങ്ങളെ കുറിച്ചുകൂടെ പറയുന്നുള്ളതാണ് ഒന്ന് സത്യത്വം. അസത്യമാണ് ഭൂമാവൈ സത്യം, ആ ഭൂമാവാണ് സത്യം. പിന്നെ അതെവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നു? നാരദൻ ചോദിക്കാൻ പറയുന്നു സ്വേ മഹിമിനി പ്രതിഷ്ഠിത, തന്റെ മഹിമയിൽ അത് പ്രതിഷ്ഠിതമായിരിക്കുന്നു, തന്നിൽ തന്നെ അത് പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുന്നതാണ്. ഇത് ഭൂമാവിനല്ലാതെ എവിടെ യോജിക്കുന്നു? പരമാത്മാവിനെ അത് യോജിക്കത്തുള്ളൂ. സർവതത്വം സർവവ്യാപിത്വം സർവാത്മത്വം സർവസ്വരൂപത്വം ഇതൊന്നും പ്രാണന് യോജിക്കത്തില്ല. ഏതേ ധർമ്മ ശ്രീയമാണ ശ്രുതി പറയുന്ന ഇവയെല്ലാം പരമാത്മ നിയമോപദ്യന്റെ പരമാത്മാവിൽ മാത്രമേ യോജിക്കുന്നുള്ളൂ. നാണ്യത്ര പ്രാണനും ഒന്നും യോജിക്കുന്നില്ല. തസ്മാത് ഭൂമ പരമാത്മാ, അതുകൊണ്ട് ഭൂമ എന്ന് പറയുന്നത് പരമാത്മാവാണ്. ഈ ഭാഗം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ബൃഹദാരണ്യത്തിലെ 4-ാം അധ്യായത്തിന്റെ ചർച്ച അതുകൂടി നോക്കണം. അവൻ പറയും എന്താണ് ഭൂമ പരമാത്മാവെന്ന് പറഞ്ഞ എന്താണ് എന്നുള്ള അവിടെ കൂടുതൽ വ്യക്തമാകും. ഇത് സിദ്ധം ഭൂമാധികരണത്തിൽ ഭൂമാവ് പരമാത്മാവാണെന്ന് സമർത്ഥിച്ചു. അടുത്ത് വരുന്നത് അക്ഷരാധികരണം. അക്ഷരം അംബരാന്തധൃതേഹേ സൂത്രമാണ്. അവിടെയും പദത്തെ കൊണ്ടുവരണം, അധ്യാഹരിക്കണം. അക്ഷരം ബ്രഹ്മ, അക്ഷരം ബ്രഹ്മമാണ്. എന്താണ് ഹേതു? അംബരാന്ത ധൃതേ, അംബരാന്തം ഉള്ളതിനെ, ആകാശപര്യന്തം ഉള്ളതിനെയെല്ലാം ധരിക്കുന്നതുകൊണ്ട്, സർവപ്രപഞ്ചത്തെയും തന്നെ ധരിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മമാണ്. എവിടെ എന്ന അക്ഷരമെന്ന് എവിടെ പറഞ്ഞു? അത് ബൃഹദാരണ്യത്തിൽ. കസ്മിന്നു ഖല്ലു ആകാശ ഓതശ്ച പ്രോതശ്ചേതി സഹോവാച യദ്വൈതദക്ഷരം ഗാർഗി ബ്രാഹ്മണാഹ അഭിവദന്തി അസ്തു നമനാണ് അഹ്രസ്വം അദീർഘം. അങ്ങനെ അവിടെ വിശദീകരിക്കുന്നു. അതും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഉപനിഷത്തുകൾ നേരത്തെ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ എളുപ്പമാണ് ഗ്രഹിക്കുന്നതിന്. ചർച്ച ചെയ്താൽ പോലെ അത് ഓർമ്മയും വേണം, എന്താ അവിടെ ചർച്ച ചെയ്തതെന്നുള്ളത്. അത് ഓർമ്മയിലൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ കേൾക്കുമ്പോൾ ഇത് പുതിയതായി കേൾക്കുന്നു തോന്നത്തില്ല. ഇവിടെ ഗാർഗി പറയും, എന്താ വളരെ ആവേശത്തോടുകൂടി, വളരെ ധൈര്യത്തോടുകൂടി ഗാർഗി പറയും, ഇതാ ഞാൻ രണ്ട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയുക, വെല്ലുവിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ വളരെ താഴ്മയോടുകൂടി സാറേ പറയണം എന്നൊന്നുമല്ല ഗാർഗി പറയുന്നു. യാതൊരു ദയവുമില്ലാതെ എന്ന് പറയുന്നു. ഞാൻ രണ്ട് ചോദ്യം കർശനമായി ചോദിക്കാൻ പോവുകയാണ്, മറുപടി പറയാൻ പറ്റുമോ? എന്തേ അതിനുത്തരം പറയുക ഇവിടെ അതിന്റെ സമാധാനമായിട്ട് പറഞ്ഞത്. കസ്മിന് ഖല്ലുവാകാശ, ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇതെല്ലാം എവിടെയാണ് ഓതപ്രോതമായിരിക്കുന്നത്? പറയുന്നു ആകാശത്തിലാണ് പറയും. ഉടനെ രണ്ടാമത്തെ ചോദ്യം, കസ്മിന് ഖല്ലുവാകാശ ഓതശ്ച പ്രോതശ്ചേതി, എവിടെയാണ് ഇത് ഓതപ്രോതമായിരിക്കുന്നത്? ഇത്രയും ഗൗരവമായ വിഷയത്തെ കുറിച്ച് ചോദിക്കുന്നതിനുള്ള ആ അറിവ് ഗാർഗി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഒരുപാട് നട്ടലൊന്നും വളയ്ക്കാതെ തന്റെ ഇടമായിട്ട് ചോദിക്കുന്നു. അതും അടുത്ത യാജ്ഞവൽക്കൻ എന്ന് പറയുന്നു, മറ്റുള്ള എല്ലാ വിദ്വാൻമാരെയും വാദത്തിൽ പരാസ്തനാക്കിയ പരാജയപ്പെടുത്തിയ യാജ്ഞവൽക്കനോടാണ് ചോദിക്കുന്നത്. യാതൊരു പറയലും ഇല്ലാതെ. അപ്പോ ആ വൈദിക കാലഘട്ടത്തിൽ അങ്ങനെ സ്ത്രീകൾക്ക് ചോദിക്കാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ടായിരുന്നു. പിന്നീടാണ് അതൊക്കെ നിഷേധിച്ചത്. അത് ചോദിക്കാനുള്ള അറിവും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അറിവും ഇല്ലാതെ വന്നു, അവകാശവും ഇല്ലാതെ വന്നു, നട്ടെല്ലാം പോയി. അതെല്ലാം പിൽക്കാലത്ത് സംഭവിച്ച കാര്യമാണ്. വന്ന് അബലയായിരുന്നില്ല സ്ത്രീ, ബലമുള്ളവരായിരുന്നു. പിൽക്കാലത്തെല്ലാം അബലയായിപ്പോയി. സഹോവാച ഏതെന്ന് വൈത്തത് അക്ഷരം ഗാർഗി, അതാണ് അക്ഷരം എന്ന് പറയുന്നു. ഉത്തരം പറയുന്നു, അല്ലയോ ഗാർഗി, അത് അക്ഷരമാണ്. ബ്രാഹ്മണ വിഭവന്തിയെ അക്ഷരം എന്ന് ബ്രാഹ്മണന്മാർ പറയും. ആ തത്വത്തെക്കുറിച്ച് അറിവുള്ളവർ അതിനെ പറയുന്നത് അക്ഷരമെന്നാണ്. അസ്തൂലം അനാണ് പിന്നെ അതിനെ വിശദീകരിച്ചു കൊടുക്കും. എന്താണ് അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഇത്യാദി ശ്രൂയത്തെ. തത്ര സംശയം, അവിടെയാണ് സംശയം. അത് അന്ന് അങ്ങനെ പറഞ്ഞു, യാജ്ഞവൽക്കൻ ഉപദേശിച്ചു, ഗർഹിക്കുക മനസ്സിലായി. പക്ഷെ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സംശയം വരും, അക്ഷരമെന്ന് പറഞ്ഞാൽ എന്താണ്? കിം അക്ഷരശബ്ദേന വർണ്ണ ഉച്ചത്. അക്ഷരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ സംസാരിക്കുന്ന അക്ഷരമാണോ വർണ്ണമാണോ? അക്ഷരശബ്ദത്തിന്റെ അർത്ഥമാണ് വർണ്ണം. വർണ്ണം എന്ന് വെച്ചാൽ നിറമെന്നല്ല, സംസാരിക്കുന്ന അക്ഷരം ആ ഈ ഉ എന്ന് പറയുന്ന ഈ അക്ഷരമാണോ? കിമ്മ പരമേശ്വരി, അതോ ഈശ്വരനെന്നാണ്? കാരണം ശ്രുതിയിൽ അക്ഷരശബ്ദം ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അക്ഷരശബ്ദം രൂഢമായിരിക്കുന്നത്, പൊതുവെ ലോകത്ത് അനാദിയായി പ്രചരിച്ചിരിക്കുന്നത് വർണ്ണം എന്നുള്ള അർത്ഥത്തിലാണ്, ശബ്ദം എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ശബ്ദമുണ്ടായത്. ഇനി ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ആ അർത്ഥത്തെ വിട്ടിട്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥം എടുക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം. ആണ് അക്ഷരശബ്ദേന വർണ്ണ ഉച്ചത് കിമ്മ പരമേശ്വരി തത്ര അക്ഷരസമാമ്നായ ഇത്യാദി അക്ഷരശബ്ദസ്യ വർണ്ണേ പ്രസിദ്ധത്വ. അക്ഷരസമാമ്നായ എന്ന് പറയുന്നു, അയ്യ ഉണ്ണെന്ന് പറയുന്നു വ്യാകരണത്തിൽ പറയുന്ന സൂത്രങ്ങൾ. അതിനാണ് അക്ഷരസമാമ്നായ എന്ന് വെച്ചാൽ അക്ഷരപാഠം എന്നാണ്. അമനായം ചെയ്യുന്നത്, പഠിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് വേദത്തിന് അമനായം എന്ന് പേര് പറയുന്നത്. എന്തുകൊണ്ട്? അതിങ്ങനെ ചൊല്ലിപ്പഠിക്കുന്നുണ്ട്. അപ്പൊ ചൊല്ലിപ്പഠിക്കുന്നതിനെല്ലാം അമനായം എന്ന് പറയും. വേദം അങ്ങനെ ചൊല്ലി നാക്കിൽ ഉറപ്പിക്കുന്നതാണ്. ആവർത്തി ആവർത്തി ചൊല്ലുമ്പോൾ അതിനാ പേര് കിട്ടും. അമനായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലുന്നു എന്നാണ്. അക്ഷരസമാമനായം എന്ന് പറയുന്നത് അക്ഷരങ്ങളാണല്ലോ ചൊല്ലുന്നത്. പ്രത്യേകിച്ചും വൈയാകരണന്മാരെന്ത് ചെയ്യുന്നു? ആ ഈ ഊ ഇതിങ്ങനെ ചൊല്ലി പഠിക്കുന്നുള്ള കാരണം അവരുടെ എല്ലാ പ്രയോഗങ്ങളും അഭ്യാസങ്ങളും എല്ലാം ഈ ആ ഈ ഊ വർണ്ണങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അവർക്ക് നിരന്തരം അമ്നായം ചെയ്യേണ്ടി വരുന്നത്, പഠിക്കേണ്ടി വരുന്നത് ആ ഈ ഊ തുടങ്ങിയ വർണ്ണങ്ങളെയാണ്. അതുകൊണ്ട് അതിന് പേര് കിട്ടി അക്ഷര സമാമ്നായം. വേദത്തിനും പേര് കിട്ടി അമ്നായം. നമ്മൾ നേരത്തെ പഠിച്ചുള്ള അമനായസ്യ ക്രിയാർത്ഥത്വ ആനർത്ഥക്യം അതദർത്ഥാന ജൈമിനിയ സൂത്രമൊക്കെ മുമ്പ് പഠിച്ച ബ്രഹ്മസൂത്രത്തിൽ. അപ്പോ അക്ഷര സമാമനായം എന്നൊക്കെ പറയുന്നിടത്ത് എന്താണോ ചൊല്ലുന്നത് അത് അക്ഷരം എന്നാണ്. അക്ഷരമല്ലാതെ ചൊല്ലാൻ പറ്റത്തില്ലല്ലോ. വായ്മൊഴി എന്ന് പറയും, അക്ഷരമാണ്. ഇത്യാദോ അക്ഷരശബ്ദസ്യ വർണ്ണയ പ്രസിദ്ധ. അതുകൊണ്ട് അക്ഷരം എന്ന് പറഞ്ഞാൽ വർണ്ണമാണ്, പര്യായ ശബ്ദം. വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം, അക്ഷരം എന്ന് പറഞ്ഞാൽ വർണ്ണം. പ്രസിദ്ധി അതിക്രമസ്യ ചായുക്തം. പ്രസിദ്ധമായൊരർത്ഥത്തെ വിട്ട് മറ്റെന്തെങ്കിലും അർത്ഥത്തെ എടുക്കുന്നത് ശരിയല്ല, അയുക്തമാണ്. പ്രസിദ്ധമായ അർത്ഥത്തെ തന്നെ എടുക്കണം എന്നാണ്. അത് മാത്രമല്ല, അക്ഷരം എന്ന് വെച്ചാൽ വർണ്ണമാണെന്നുള്ളതിന് ചാന്ദോഗ്യ തന്നെ പറയുന്നു, ഓങ്കാര ഏ വേദം സർവം, ഓങ്കാരമാണ് ഇതെല്ലാം. ഓങ്കാരം എന്ന് പറയുന്നത് എന്താ? അക്ഷരമല്ലേ. ഓം എന്ന് അമ്മനായം ചെയ്യുന്നു ഉച്ചരിക്കുന്ന ആ വർണ്ണമാണ് ഓം എന്ന് പറയുന്നു, അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ ഓങ്കാരമാണ്. ഓങ്കാരം ശബ്ദമാണ്, ചൊല്ലുന്നതാണ്, ഉച്ചരിക്കുന്നതാണ്. ഇത്യാദുജ ശ്രുത്യന്തിരെ വർണ്ണസ്യാപ്യുപാസ്യത്വേന സർവാത്മകത്വ അവധാരണ. പിന്നെ ഇവിടെ എന്താണ് പറഞ്ഞത്? അതാണ് അതിലാണ് ഇവിടെ ചോദ്യം. ഇതാണ് കസ്മിൻ ഖല്ലു ആകാശ ഓതശ്ച പ്രോതശ്ച, ഏതൊരു ആകാശത്തിലാണ് ഇതെല്ലാം ഓതപ്രോതമായിരിക്കുന്നത്? ഓടും പാവും പോലെ ഇഴചേർന്നിരിക്കുന്നു വസ്ത്രത്തില് നൂലുകൾ, ഒന്ന് ഓടും ഒന്ന് പാവുമാണ്. അതെങ്ങനെയാണോ ഇഴചേർന്നിട്ട് ഒന്നായി വസ്ത്രമായിരിക്കുന്നു, അതുപോലെ ഈ ആകാശങ്ങൾ, ഈ ആകാശം സർവവും ആകാശത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആകാശം ഏതെന്നിലാണ് ഉടുംബാവുമായിരിക്കുന്നത് എന്നാണ്, അതാണ് ചോദ്യം. അവൻ പറഞ്ഞു അത് അക്ഷരത്തിലാണ്. അത് പറയാം, ഓങ്കാരമാകുന്ന അക്ഷരത്തിൽ ഇതെല്ലാം ഇരിക്കുന്നു എന്ന് പറയുന്നു, അത് സർവാത്മകമാണെന്നും പറയുന്നു. ശ്രുത്യന്തിരിച്ച വർണ്ണസ്യ ഉപാസ്യത്വേന അത് ഓങ്കാര ഉപാസ്യമാണെന്ന് പറയുന്നു. സർവാത്മകത്വം അതാണ്, സർവാത്മകമാണെന്ന് പറയുന്നു. വർണ്ണ ഏവ അക്ഷരശബ്ദ ഇരി. അതുകൊണ്ട് വർണ്ണം എന്തുകൊണ്ട് അക്ഷരമായിക്കൂടാ? ഓം ഉണ്ടല്ലോ ഇവിടെ എന്നാണ്. പറയുന്നത് ഇതൊന്നുമല്ല. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞ അവസരം ഇത് അതിനെ ഉപാസനയിക്കൊണ്ടെത്തിക്കും. ഓമിൽ തുടങ്ങിപ്പോയ ഭാഷകാരൻ അതല്ല, ഇത് നിർഗുണമായ പരബ്രഹ്മത്തിന്റെ ബോധത്തിന് വേണ്ടി പറയുന്നു, ഉപാസനയ്ക്ക് വേണ്ടിയല്ല. അതിനു വേണ്ടിയിട്ടാണ് ഭാഷകാരൻ ഇതിനെ വ്യാഖ്യാനിച്ചത്. എന്തിനാ ഇപ്പോ എല്ലാ പ്രകടനങ്ങളും നമ്മൾ കാണുന്നുണ്ട്, അതിജീവനാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ചോദിച്ചിട്ട് അവസാനം പ്രധാനമാണോ എന്നിട്ട് അവസാനം കൊണ്ടെത്തിക്കുന്നതാണ് തത്വമാണ് പരബ്രഹ്മമാണെന്ന് പറയുമ്പോൾ അത് അവിടെ പരമാർത്ഥ ജ്ഞാനത്തിന് വേണ്ടി അത് പറയുന്നു. മറ്റുള്ള എന്തിനെങ്കിലും അംഗീകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയായിരിക്കും, ധ്യാനത്തിന് വേണ്ടിയായിരിക്കും. ഏവം പ്രാപ്തി ഉച്ചതി പര ഏവ ആത്മാക്ഷര ശബ്ദവാച്യ പര ആത്മാ ഏവ പരമാത്മാവ് തന്നെയാണ് ഇവിടെ അക്ഷരം ശബ്ദത്തിന്റെ അർത്ഥമാണ്. കസ്മാത് എന്തുകൊണ്ട് അടുത്ത് പറയുന്നു അംബരാന്ത ധൃതേഹി സൂത്രം. അക്ഷരം ബ്രഹ്മശബ്ദത്തെ ഇങ്ങോട്ട് അധ്യായിക്കണം, പുറത്തുനിന്ന് എടുക്കണം, എന്നാലേ സൂത്രത്തിന്റെ ആശയം പൂർത്തിയാവും. ആ സൂത്രത്തെ ഇങ്ങനെ ഈ തരത്തിൽ രൂപപ്പെടുത്തിയപ്പോൾ തന്നെ അവിടെ തീരുമാനിച്ചു വെച്ചു, ഈ സൂത്രത്തിൽ നമ്മൾ ഇനി ഈ സൂത്രത്തെ വിപുലമാക്കുമ്പോൾ വിശദമാക്കുമ്പോൾ ഇവിടെ ഒരു പദം കൂടി കൂട്ടിച്ചേർക്കണം, അതാണ് അധ്യായിക്കുന്നു എന്ന് പറയുന്നു. അത് വ്യാഖ്യാനിച്ചപ്പോൾ അതിനെ വീണ്ടും എടുത്തു, അത്രയേ ഉള്ളൂ. അതുകൂടെ സൂത്രത്തിൽ എഴുതി വെച്ചിട്ട് സൂത്രത്തെ വലുതാക്കേണ്ട കാര്യമില്ല, കാരണം ആ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ സൂത്രം എന്ന് പറയുന്നത് ശ്രുതിയുടെ താല്പര്യത്തെ വിചാരം ചെയ്യാനുള്ളതാണെന്ന് അറിയുന്ന ഒരാളിന് അക്ഷരം അംബരാന്ത ധൃതേഹേ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതാ ഇത് പരാമർശിക്കുന്ന ഇന്ന വേദത്തിലെ ഇന്ന ഭാഗമാണ്, അവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന തത്വത്തെക്കുറിച്ചാണ്, ബ്രഹ്മതത്വമാണ്. അതുകൊണ്ട് ഇത് അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെയാണ്. അതുകൊണ്ട് സൂത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ബ്രഹ്മം എന്ന് പറയുന്ന ആ പദത്തെ കൂടി ഇവിടെ കൊണ്ടുവന്ന് സൂത്രത്തിന്റെ ആശയത്തെ പൂർത്തിയാക്കണം. ഇത് ഇക്കാര്യം അറിയാം, സൂത്രത്തെ ഈ ഒരു തരത്തിൽ രൂപപ്പെടുത്തിയവർക്കറിയാം. അപ്പോൾ ആ ഗുരുകുലങ്ങളിൽ വീണ്ടും ഇത് ചർച്ച ചെയ്യുമ്പോൾ അത്തരം പദങ്ങളെ കൂട്ടിച്ചേർത്ത് സൂത്രത്തെ വിപുലപ്പെടുത്തി വിശദീകരിക്കും. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്, ഭാഷ്യകാരനും അത് തന്നെ ചെയ്തു. അംബരാന്തദ്രഹെ പൃഥിവ്യാദേർ ആകാശാന്തസ് വികാരജാതസ്യ ധരണ പൃഥ്വി തുടങ്ങി ആകാശം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് അക്ഷരം ബ്രഹ്മമാണ്. തത്രഹി പൃഥിവ്യാദേഹി സമസ്ത വികാരജാതസ്യ കാലത്രയ വിഭക്തസ്യ ആകാശേവ ഓദം ച പ്രോദം ച ത്യാകാശേ പ്രതിഷ്ഠിതത്വം ഉക്ത. ആദ്യത്തെ ചോദ്യം ഇതെല്ലാം ഓതപ്രോതമായിരിക്കുന്ന എവിടെയാണ്? അതിന് യാജ്ഞവൽക്യം പറഞ്ഞത് ആകാശേ ഏവ തത് ഓതഞ്ച പ്രോതഞ്ച, ഇതെല്ലാം ഈ ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്ന എന്താണ്? ആകാശം എന്ന് പറയുന്ന അവകാശമാണ്, അതിൽ എല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം. ആകാശം എന്ന് പറയുന്നത് അഭ്യാകൃത ആകാശമാകാം, അതിലാശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം. അത് ആദ്യത്തെ ചോദ്യത്തിന് ഇത്ര ആകാശം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിക്കുന്നത് ഈ ചോദ്യം, ഖല്ലു കസ്മിൻ ഖല്ലു ആകാശ ഓദശ്ച പ്രോദശ്ച, ഈ ആകാശം എവിടെയായിരിക്കുന്നു? ആകാശയുവാത്തത് ഓതഞ്ച പ്രോതഞ്ച ഇത്തി ആകാശയ പ്രതിഷ്ഠിതത്വം ഉക്തോ. ആദ്യം അത് പറഞ്ഞിട്ട് കസ്മിൻ ഖല്ലു ആകാശ ഓദശ്ച പ്രോദശ്ച, അങ്ങനെയാണെങ്കിൽ ഈ ആകാശം എവിടെയാണ് ഓതപ്രോതമായിരിക്കുന്നത്? ആ അഭ്യാസത്തിലുള്ള സൗകര്യത്തിന് വേണ്ടി പറയുന്നത് ആദ്യം തന്നെ ഇത് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. ഇതെല്ലാം അക്ഷരത്തിലാണെന്ന് പറഞ്ഞാൽ പോരെ? പോരാ. കാരണം ആദ്യം ഇത് മനസ്സ് ഇതിനെ ഉൾക്കൊള്ളണം കേൾക്കുമ്പോൾ. അപ്പോൾ ആദ്യം മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റിയ എന്താണ്? ആകാശമാണ്, ആകാശത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഒരു ബോധമുണ്ട്. അതേസമയം അക്ഷരത്തെക്കുറിച്ച് അങ്ങനെ ഒരു ബോധമില്ല. അപ്പോൾ തനിക്ക് പരിചയമുള്ള ആകാശമാണ് എന്ന് പറയുമ്പോൾ വ്യക്തമായി ഈ ആകാശത്തിനെ ആശ്രയിച്ചാണ് എല്ലാം ഇരിക്കുന്നത്. പക്ഷെ അടുത്ത ചോദ്യം ഉടനെ വരുന്നു, എന്നാൽ ഈ ആകാശം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അപ്പോൾ അടുത്ത സമാനം പറഞ്ഞു, ആകാശയെ പ്രതിഷ്ഠിതത്വ മുക്ത കസ്മിന് ഖല്ലു ആകാശ ഓതശ്ച പ്രോതശ്ച, ഈ ആകാശം ഇവിടെ ഓതപ്രോതമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ തനേന പ്രശ്നേന ഇതം അക്ഷരം അവതാരിതം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി ഗാർഗിയും ആദ്യം പറയുന്നുണ്ട്, എനിക്കാകെ രണ്ടേ രണ്ട് ചോദ്യങ്ങളെ ചോദിക്കുകയാണ്. പക്ഷെ ആ രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടസ്ത്രത്തെ പോലെയാണെന്നൊക്കെ അവിടെ കഥാരൂപത്തിൽ പറയും. രാജാവ് വില്ല് കുലച്ച് അസ്ത്രവുമായിട്ട് നിൽക്കുന്നത് പോലെ ഞാൻ രണ്ട് ചോദ്യശരങ്ങളുമായി നിൽക്കുകയാണ്, അത് റെഡിയായ രീതിയിൽ തന്നെ ഉത്തരം പറയണം, ഈ ശരങ്ങൾ രണ്ടും ലക്ഷ്യത്തിൽ തന്നെ തറയ്ക്കും എന്നെല്ലാം തന്റെ സാമർഥ്യത്തെ കഴിവിനെ എല്ലാം പ്രകടിപ്പിച്ചിട്ടാണ് ഗാർഗി ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ചോദിക്കുന്നതിനുള്ള ആത്മവിശ്വാസം, ആത്മധൈര്യം, പൗരുഷം എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അത് അപ്പൊ അങ്ങനെ ചോദിക്കാമോ? അത് അഹന്തയല്ലേ എന്ന് തെറ്റിദ്ധരിക്കും. അഹന്ത അല്ല, ആത്മധൈര്യം ആത്മവിശ്വാസം എന്ന് പറയുന്നത് അഹന്തയല്ല, രണ്ടും രണ്ടാണ്. അത് ഇല്ല, രണ്ട് രണ്ട് കാര്യങ്ങളാണ്. കസ്മിൻ ഖല്ലു ആകാശ ഉദശ പ്രോദശി തിനേന പ്രശ്നേന അക്ഷരം അവതാരിതം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലൂടെ യാജ്ഞവൽക്കനെ കൊണ്ട് പറയിച്ചു, പറയാൻ നിർബന്ധിതനായി, ഇതാണ് അക്ഷരം എന്നാണ് അവതാരിതം എന്ന് പറഞ്ഞു. അതിനെ അവതരിപ്പിക്കാൻ നിർബന്ധിതനായി സത്യം പറഞ്ഞേ വന്നു എന്ന് തോന്നുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടിവിടെ ആളിനെ തൽക്കാലം സമാധാനിപ്പിക്കാൻ ഇത് പറ്റത്തില്ല എന്ന് തോന്നുന്നു. തഥാച കുസമൃതം ഏതസ്മിന്നു ഖല്ലു ആകാശി അക്ഷരേ ഗാർഗി ആകാശം ഓതശ പ്രോതശ്ച. ഞാൻ മുമ്പ് പറഞ്ഞ ആകാശം അത് ഈ അക്ഷരത്തിലാണ് ഓതപ്രോതമായിരിക്കുന്നത്. നച്ചയും അമ്പരാന്തധൃതി ബ്രഹ്മണോ അന്യത്ര സംഭവതി. അമ്പരാന്തം ആകാശാന്തം വരെയുള്ള സർവത്തെയും ധൃതി ധരിക്കുക, അതിൻ്റെ ധാരണം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ അല്ലാതെ മറ്റൊരാൾക്ക് സാധ്യമല്ല, അത് ബ്രഹ്മത്തിലേ സംഭവിക്കത്തുള്ളൂ. യഥവി ഓങ്കാരേവേദം ധർമ്മവിധി തദവി ബ്രഹ്മ പ്രതിപത്തി സാധനത്വ സ്തുത്യർത്ഥം ദ്രഷ്ടവ്യം. പക്ഷേ ഓങ്കാരേവേദം സർവം എന്നൊക്കെ പറഞ്ഞല്ലോ, മാണ്ഡവിക്യത്തിനും മറ്റും പറഞ്ഞു. അച്ചാന്യത്രകാലാതീതം തദപ്പി ഓങ്കാരേവ സർവ ഓങ്കാരമാണെന്ന് പറഞ്ഞു. അവിടെ ഭാഷകാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം വാചാരംഭണം വികാരവും നാമധേയം എന്ന് പറയുന്നു. മൃത്തികേത്തിയവ സത്യം, മൃത്തിൽ നിന്നും ഉണ്ടായ വികാരങ്ങളെല്ലാം കേവലം വാക്കിന് ആലംബനമാണ്. പാത്രങ്ങളെല്ലാം കേവലം വാക്കുകൊണ്ടിങ്ങനെ പറയുന്നു എന്നുള്ളൂ. ഇത് പാത്രമാണ്, ഇത് ചട്ടിയാണ്, ഇത് കലമാണ്, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറയുന്നേ ഉള്ളൂ. വാക്കിൻ്റെ ആലംബനമായിരിക്കുന്ന വികാരങ്ങൾക്ക് യാതൊരു സത്യതയുമില്ല. സത്യമായിരിക്കുന്ന കേവലം വൃത്ത് മാത്രമാണ്, മണ്ണ് മാത്രമാണ്. വാക്കെന്ന് പറയുന്നത് ഏകമായ ഓമിൻ്റെ വികാരങ്ങളാണ് എല്ലാ വാക്കുകളും. ഓം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരമാത്മാവിൻ്റെ വാചകമാണ്, പരമാത്മാവിനെ കുറിക്കുകയാണ്. ഇത്തരത്തിലുള്ള വ്യാഖ്യാനിച്ചു. അപ്പോൾ വാക്കും അർത്ഥവും തമ്മിൽ എങ്ങനെ ഒന്നായിരിക്കുന്നു എന്നുള്ള അതവിടെ വിശദീകരിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് വാക്കും അർത്ഥവും ഒന്നായിരിക്കുന്നു. വാക്കും അർത്ഥവും ഒന്നാകാൻ പറ്റില്ല, കാരണം വാക്കെന്ന് പറയുന്നത് ഉച്ചരിക്കുന്നതാണ്, അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ വിഷയമാണ്. ഉദാഹരണം അഗ്നി എന്ന് പറയും. അഗ്നി എന്ന് പറയുന്ന വസ്തു ബാഹ്യമായിട്ടുള്ളതാണ്, അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വിഷയമാണ്. ഇത് രണ്ടും കൂടെ ഒന്നായി കഴിഞ്ഞാൽ അഗ്നി എന്നൊരാൾ ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദം അയാളുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ വായിൽ തീ പിടിക്കും. കാരണം എന്താണ്? അഗ്നി എന്ന് പറയുന്ന ശബ്ദം തന്നെയാണ് അർത്ഥം. ഇതൊരു വൈയാകരണന്മാരെ സംബന്ധിച്ച് ഇതൊരു വലിയ സമസ്യയാണ്. ശബ്ദാർത്ഥങ്ങളെ അഭേദമായി സ്വീകരിക്കുക, എന്നാൽ സ്വീകരിച്ചാൽ കുഴപ്പമുണ്ട്, ഭിന്നമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ സ്ഫോടം എന്ന് പറയുന്ന ഒരിടത്ത് എത്തിച്ചേരുന്നത്. അത് വേറെ വിഷയം, ഇവിടെയും ചർച്ചയ്ക്ക് വരും. അപ്പം നമുക്കത് ചർച്ച ചെയ്യാം. ഇവിടെ പറയുന്ന എന്താണ്? ഭക്ഷ്യകാരം പറയുന്ന എന്താണ്? വികാരങ്ങൾ എന്ന് പറയുന്നത് കേവലം ബാക്കിന് ആലംബനം മാത്രമാണ്. വികാരങ്ങൾ എന്താണ്? ഏതൊന്നാണോ വികാരപ്പെട്ട അതിൽ നന്യമല്ല. ആ വികാരം തന്നെ ഇല്ലാത്തതാണെങ്കിൽ ആ വികാരത്തെ ബോധിപ്പിക്കുന്ന ശബ്ദം അതുള്ളതാകുന്നത് എങ്ങനെ? ചട്ടിയും കലവും എല്ലാം കേവലം മണ്ണ് മാത്രമാണെങ്കിൽ ചട്ടി കലം എന്ന് പറയുന്ന ശബ്ദം എന്താ? അതിലെന്താ സാരമുള്ളത്? അതും ഇല്ലാത്തതാണ്. പിന്നെ ഈ ശബ്ദത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഓങ്കാരൂപൈ സർവവാക്. ഓങ്കാരം തന്നെയാണ് സർവവാക്കുകളും, അത് ഓമാണ്. ശരി, ഓങ്കാരം അത് ബ്രഹ്മം തന്നെയാണ്, ആ തത്വം തന്നെയാണ്, പിന്നെ എല്ലാം തത്വമായി. അതവിടെ ചർച്ച ചെയ്ത് ഓർമ്മിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓങ്കാരവേദ സർവം എന്ന് പറയുന്നത് അതിൻ്റെ വാച്യാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ കാണുന്നതെല്ലാം ഓങ്കാരമാണ് എന്നെടുത്താൽ എന്താ അതിൻ്റെ താല്പര്യം? ഇത് തദ്വി ബ്രഹ്മപ്രതിപത്തി സാധനത്വ, ബ്രഹ്മപ്രാപ്തിക്കുള്ള സാധനമാണ് ഓങ്കാരത്തിൻ്റെ ധ്യാനം. അതുകൊണ്ട് സ്തുത്യർത്ഥം. എങ്ങനെയാണോ ബ്രഹ്മം സർവാത്മകമായിരിക്കുന്നത്, അതുകൊണ്ട് ആ സർവാത്മകമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ പ്രാപ്തിക്ക് ഉപായമായിരിക്കുന്ന ഓം എന്ന് പറയുന്ന ഈ ശബ്ദവും അതുപോലെ സർവാത്മകമാണ് എന്ന് സ്തുതിച്ചു പറയും. അർത്ഥവാദമാണെന്ന് വെച്ചാൽ വാച്യാർത്ഥത്തെ എടുക്കരുതെന്ന് നടത്തും. സ്തുതി എന്ന് പറഞ്ഞാൽ അർത്ഥവാദം. എവിടെ സ്തുതിപരമായ ഒരു വാക്യം വരുന്നോ അവിടെ നിന്നും വാച്യാർത്ഥത്തെ എടുക്കരുത്. അതിനൊരു താല്പര്യം കാണും അതിനെടുക്കുന്നു. അർത്ഥവാദം എന്ന് പറയും. സ്തുതി അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഓം എന്ന് പറയുന്ന ബ്രഹ്മത്തെന്ന് വേറിട്ടൊന്നുമില്ല, ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ അവിടെ സർവാത്മഭാവം എന്ന് പറയുന്ന ഓം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ സർവാത്മഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തിൻ്റെ സർവാത്മഭാവമാണ്. അതാണ് ഓംകാരവീത സർവീതി തത് ബ്രഹ്മപ്രതിപത്തി സാധനത്തെ അസ്തുത്യർത്ഥനിഷ്ഠസ്മന്നരതി അശ്രുതേ ചേതി നിത്യത്വം വ്യാപിത്വാഭ്യാം അക്ഷരം പരമേവ ബ്രഹ്മ. ക്ഷരതി അക്ഷരം തന്നെ, ക്ഷരതി അക്ഷരം ക്ഷയിക്കാത്ത. പിന്നെ അശ്വിനത്തെ സർവത്ര വ്യാപിച്ചിരിക്കുന്നത്. ഇത് നിത്യത്വ വ്യാപിത്വ അഭയ രണ്ടർത്ഥവും പറയാം. നിത്യമാണ്, സർവവ്യാപിയാണ്. അക്ഷരം പരമേവ ബ്രഹ്മ, അതുകൊണ്ട് അക്ഷരം എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. അതാണ് സർവത്തെയും ധരിച്ചിരിക്കുന്നത്. അംബരാന്തധ്രതി അക്ഷരത്തിലാണ്. ചികിത്സാദേ ശരിയായിക്കോട്ടെ. അടുത്ത സൂത്രത്തിന്റെ ആമുഖമായി പറയുന്നു, കാര്യസ്യചിത്കരണാധീനത്വം അംബരാന്തധ്രതി അഭ്യഗമ്യത പ്രധാന കാരണവാദിനോപി എം ഉപദ്ധ്യത. കാര്യം കാരണാധീനമാണെങ്കിൽ അംബരാന്തത്തെ ധരിച്ചിരിക്കുന്ന ബ്രഹ്മമാണ് കാരണമെന്നെടുക്കാം. പക്ഷേ പ്രധാന കാരണവാദി പറയും അല്ല, ബ്രഹ്മമല്ല പ്രധാനമാണെന്ന് പറയും. കാരണം അംബരാന്തധ്രതി ബ്രഹ്മത്വപ്രതിപത്തി, അംബരാന്തത്തെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മത്തെ എങ്ങനെ എടുക്കാം? പ്രധാനത്തെ എടുത്തുകൂടെ എന്നുള്ളതാണ്. അത് ഉത്തരം പഠതി. അടുത്ത ഉത്തരം പറയുന്നു, സാജ പ്രശാസനാത്. സ എന്ന് പറഞ്ഞാൽ എന്താണ്? അംബരാന്തധ്രതി, അംബരം ആകാശാന്തമുള്ള സർവ പദാർത്ഥങ്ങളെയും ധരിക്കുക എന്നുള്ളത്, ധരിക്കൽ എന്നാണ് ധൃതി. പരമേശ്വര ശൈവ കർമ്മ, അത് ഈശ്വരന്റെ കർമ്മമാണ്. ഈശ്വരനാണ് അതിനെല്ലാം ധരിച്ചിരിക്കുന്നത്. കസ്മ എന്തുകൊണ്ട്? പ്രശാസനാത്. പ്രശാസനമാണ് ഹേതു. എന്താണ് പ്രശാസനം? പ്രശാസനം ഹീ ശ്രൂയതേ, അവിടെ തന്നെ പറയുന്നു. വെറുതെ ഇതിനെല്ലാം അക്ഷരം ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയല്ല, യുക്തിയും പറയുന്നു. യാജ്ഞവർക്കൻ ഏത് ശിവ അക്ഷരസ്യ പ്രശാസനി ഗർഭി സൂര്യ ചന്ദ്രമസു വിധൃതു തിഷ്ഠത. ഈ ആകാശത്തിൽ ഈ സൂര്യനും ചന്ദ്രനും ധാരണാപൂർവകമായി സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥാനം മാറാതെ പരസ്പരം കൂട്ടിയിടിക്കാതെ. സൂര്യനും ചന്ദ്രനും എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും എല്ലാ ഗോളങ്ങളും അതാതിൻ്റെ നിശ്ചിതമായ ഭ്രമണമാർഗത്തിൽ നിശ്ചിതമായ ഒരു ശക്തി ആശ്രയിച്ച് ഇതിനെല്ലാം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയെ അസ്തവ്യസ്തമാക്കാതെ ഇതെല്ലാം കൂട്ടിയിടിച്ച് തകരാതെ അത്ഭുതകരമായി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഇതിനുള്ള വിധൃതി, ആ ധാരണാശക്തി എവിടെ? ഇതിനെന്താ സമാനം പറയുന്നു? വളരെ സൂക്ഷ്മമായാണ് ഈ ശക്തികളിങ്ങനെ പരസ്പരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനം പ്രതിപ്രവർത്തനം ഒന്നൊന്നിനെ താങ്ങി നിർത്തുന്നു, പരസ്പരം താങ്ങി നിർത്തിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണ വികർഷങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് പരസ്പരം ഒരു ശക്തിയുടെ സംവിധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? വിധ്രതോ തിഷ്ഠത, വിധാരണപൂർവമായ ഒരു ശക്തിയിൽ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ആകാശം എന്ന് വെച്ചാൽ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നു ഇത്യാദി. അതെന്തുകൊണ്ട് നിൽക്കുന്നു? ഈശ്വരസ്യ പ്രശാസനെ, ഈശ്വരന്റെ ശാസനം എന്റെ പിന്നിലുണ്ട്. നിന്ന നിലയിൽ നിന്നും മാറരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ സ്ഥാനത്തൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു ശാസിക്കാൻ ഒരാളില്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്ത് പോകും, തോന്നിയതുപോലെ കിടക്കും. അപ്പൊ പ്രശാസനം എന്ന് പറയുന്നത് മുഖ്യമായൊരു കാര്യമാണ്. ആ പ്രശാസനമില്ലാതെ വന്നു കഴിഞ്ഞാൽ യഥേച്ഛാചാരിയായിപ്പോ എല്ലാം പ്രപഞ്ചത്തിലെ സർവ്വഘടകം. പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? ആശ്രമത്തിന്റെ കാര്യം പറയാനുണ്ടോ? ഒരു പ്രശാസകൻ ഇവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാവരും അവരവരുടെ മനസ്സിൽ തോന്നിയ രീതിയിൽ പ്രവർത്തിക്കും. അവരുടെ പിന്നിൽ ശക്തമായൊരു പ്രശാസനം ഇവിടെ ആവശ്യമാണ്, പ്രപഞ്ചത്തിലാകെ. ആ പ്രശാസകനാണ് ഈശ്വരൻ. അല്ലെങ്കിൽ ഇതൊന്നും നിൽക്കത്തില്ല. അല്ല പിന്നെ എന്ത് സങ്കല്പിക്കാൻ പറ്റില്ല? ഇവിടെ ഒരു പ്രശാസകൻ ഇല്ലെങ്കിൽ എന്താ സങ്കല്പിക്കാൻ പറ്റില്ല? അതിന് പറയുന്നത് ഈ ശക്തികൾക്ക്, ഈ ശക്തികൾ അത് സ്വയം ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഈശ്വരനൊന്നും വേണ്ട എന്നാണ്. അപ്പൊ സ്വയം നിൽക്കുന്ന എന്താ ശക്തി? ശക്തി എന്ന് പറയുന്നത് ശക്തനെ ആശ്രയിക്കാതെ എങ്ങനെ ഉണ്ടാകും? കുലാലിന് ഘടത്തെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തി കുലാലിനെ ആശ്രയിക്കാതെ എങ്ങനെ ഉണ്ടാകും? ശക്തി ശക്തനെ ആശ്രയിക്കാതെ സ്വയം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ശക്തിയിൽ നിന്നുണ്ടാകണം. കുലാലൻ വേണ്ട, കുലാലിന്റെ ശക്തി കൊണ്ട് തന്നെ പാത്രം ഉണ്ടാകും. അത് കാണുന്നില്ലല്ലോ. അപ്പൊ പ്രപഞ്ചത്തിലെ ഒരു അംശത്തിലും എന്താണോ, ഒരു ശക്തനെ ആശ്രയിക്കാതെ ശക്തി കാണുന്നില്ല. അതും ചർച്ചയ്ക്ക് വരുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ ശക്തികൾക്ക് ആശ്രയമായ ഒരു ശക്തനെ സ്വീകരിച്ച് മതിയാവും. അതാണ് ഈശ്വരൻ. പ്രശാസനം എന്ന് വെച്ചാൽ പരമേശ്വരൻ കർമ്മം. ആശാസനം എന്ന് പറയുന്നത് ഈശ്വരന്റെ കർമ്മമാണ്. കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി എന്നുവെച്ചാ നാ ചേതനസ്യ പ്രധാനസ്യ പ്രശാസന സംബോധി. ഇനി ചിലർ പറയും എന്താണ്, ഇതൊക്കെ സ്വയം ശക്തിയിൽ അങ്ങ് നിൽക്കുകയാണ്. സ്വയം ശക്തിയിൽ നിൽക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ശക്തി എന്താണ്? സ്വയം ജഡമായ വസ്തുവാണ്. ശക്തി ബോധമുള്ളതല്ല. അപ്പോ അതിലെങ്ങനെ ഈ പ്രശാസന ശക്തി എങ്ങനെ ഉണ്ടാവും? സ്വയം അതിന് പറ്റത്തില്ല. ഇതിന് ശക്തം ഉണ്ടായാലേ പറ്റും. എന്ന് പറയുന്ന അചേതനസ്യ പ്രധാനസ്യ അചേതനമായ പ്രധാനത്തിന് സ്വയം ശക്തിയാകാൻ പറ്റത്തില്ല. അതിന് ശക്തി കൊണ്ട് മറ്റുള്ളവരെ ഭരിക്കാനും കഴിയത്തില്ല. പ്രശാസന ബോധി നഹി അചേതനാനാം ഘടാതി കരണന മൃതാദീനാം ഘടാതി വിഷയം പ്രശാസനം അസ്ഥി. ഘടാതി കാരണങ്ങൾക്ക് കാരണമായിരിക്കുന്നു മൃതാദികൾ സ്വയം അചേതനമാണ്. അതിന് ഘടത്തെ സംബന്ധിച്ചുള്ള പ്രശാസനമില്ല. കുലാലിനുണ്ട്. കുലാലൻ വിചാരിക്കുന്ന പോലെ ഘടമുണ്ടാകും. കുലാലം കൊണ്ട് ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്തുന്നിടത്ത് അത് ഇരിക്കും. കുലാലം നശിക്കുമ്പോൾ നശിപ്പിക്കുമ്പോൾ നശിക്കും. പിന്നെ ഘടത്തെ സംബന്ധിച്ചുള്ള, കൊടുത്തപാത്രത്തെ സംബന്ധിച്ചുള്ള പ്രശാസനം എന്ന് പറയുന്നത് കുലാലനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ഈ ജഗത്ത് എന്ന് പറയുന്നതിന് ഒരു പ്രശാസനമുണ്ടോ? നിയമമുണ്ടോ? നിയമം ഈ ജഗത്ത് കാണുന്നുണ്ടെങ്കിൽ ഈ നിയമത്തിന്റെ പിന്നിൽ ജഗത്തിൽ ഒരു നിയാമകനും ഉണ്ടായി തീരും. ഇല്ല, ഞങ്ങൾ നിയാമകനെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ജഗത്തിൽ കാണുന്ന ഈ വ്യവസ്ഥകൾ ഇതിന്റെ കാരണം എന്താണെന്ന് പറയും. ആ കാരണത്തെ അന്വേഷിച്ച് മുമ്പ് എത്തിച്ചേരും നിയാമകൻ ഈശ്വരൻ എത്തിച്ചേരും. അപ്പോ ചേതനെ കാരണമായി സ്വീകരിക്കണം എന്നർത്ഥം. അന്യഭാവ വ്യാപൃത്തെ ഒരു ഹേതുവിടെ പറയാം. അന്യഭാവ വ്യാപൃത്തെ കാരണ ബ്രഹ്മവാക്ഷര ശബ്ദവാസി. അതുകൊണ്ട് പ്രശാസന ബ്രഹ്മത്തെ കൂടാതെ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശാസകനെ സ്വീകരിക്കണം. ഈ പ്രപഞ്ചത്തിന് ഇവിടെ പറഞ്ഞു സാ ച പ്രശാസന ആധൃതി ധാരണ എന്ന് പറയുന്നത് ഈശ്വരന്റെ കഴിവാണ്. എന്തുകൊണ്ട് അവിടെ പ്രശാസനത്തെക്കുറിച്ച് പറയുന്നു ശ്രുതി. അതുപോലെ അടുത്ത് പറയുന്നു അന്യഭാവ വ്യാപൃത്തെ. അന്യഭാവ വ്യാപൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ബ്രഹ്മൈവ അക്ഷര ശബ്ദവാശ്യം, ബ്രഹ്മം തന്നെയാണ് അക്ഷരം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് തസ്യവ അക്ഷര അംബരാന്ത ധൃതി കർമ്മ, ആ ബ്രഹ്മത്തിന്റെ കർമ്മമാണ് അംബരാന്തത്തെ ധരിക്കുക എന്നുള്ളത്. നാന്യസ്യ കസി മറ്റൊന്നിൻ്റെയല്ല, ആണ് അന്യഭാവത്തെ നിഷേധിക്കുന്നു എന്ന് പറയുന്നു. കിമിതോ അന്യഭാവ വ്യാപൃത്തി വ്യാപൃത്തെ അന്യഭാവ വ്യാപൃത്തി എന്ന് പറയുന്നത് എന്താണ് വിശദീകരിക്കുന്നു? അന്യസ്യ ഭാവ അന്യഭാവ എന്നുവെച്ചാൽ ഭേദം. തസ്മാത് വ്യാപൃത്തി, അതിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നു. അന്യഭാവ വ്യാപൃത്തി എന്താണ് അതിന്റെ താല്പര്യം? ഏത് യുക്തം ഭവതി ഇത് അന്യത് ബ്രഹ്മണോ അക്ഷര ശബ്ദവാചിയും മിക അശങ്കിതേ. നിങ്ങൾ സംശയം തോന്നുന്ന എന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ എന്തോ ഒന്നുണ്ട് അക്ഷരം ആയിട്ട് എന്ന് ശങ്കിക്കുന്നു. തദ്ഭാവാദി ഇതം അംബരാന്ത വിധാരണം അക്ഷരം വ്യാപർത്തി. അങ്ങനെ അന്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ ധാരണയെ വേർതിരിക്കുന്നു. എന്നുവെച്ചാൽ അന്യത്തിലൊന്നും ഇതിന്റെ ധാരണ വരത്തില്ല, അത് ഈശ്വരനെ വരത്തുള്ളൂ. ഈശ്വരനല്ലാതെ മറ്റൊന്നിനും ആ ധാരണാശക്തി വരത്തില്ല. ഈ ചെറിയ കാര്യമില്ല, ലോകത്തെ ഇങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്നു. അപ്പോൾ ലോകത്തെ ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉപാദാനത്തെ അറിയുന്ന അത്രയും ഇതിൻ്റെ എല്ലാ നിമിത്തം ഉപാദാനം സർവത്തെയും ഗ്രഹിക്കുന്ന ഒന്നിനെ അസാധ്യമാകും. അതെല്ലാം ഈശ്വര ബോധത്തിലാണ്, ജീവബോധത്തിലല്ല, പ്രധാനത്തിലല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അന്യഭാവത്തെ വ്യാവർത്തിപ്പിക്കുന്നു, നിരാകരിക്കുന്നു. ഈശ്വരനല്ലാത്ത അന്യഭാവങ്ങൾക്കൊന്നും അത് സാധ്യമല്ല ഈ ലോകത്തെ നിലനിർത്തുക എന്ന് പറയുന്നത്. തദന്യ ബ്രഹ്മണോ അക്ഷരശബ്ദവാച്യം അസംഗിത തദ്ഭവാതിതം അംബരാന്ത വിധാരണം അക്ഷരം വ്യാവർത്തയതി ശ്രുതി. അതിൽ നിന്നല്ല അക്ഷരത്തെ വ്യാപരിച്ച് കാണിക്കുന്നു. ഇതക്ഷരം ഈശ്വരന് മാത്രമേ സാധ്യമാകൂ ആണ്. യഥന്യ ബ്രഹ്മണോ അക്ഷരശബ്ദവാച്യമേ ആശങ്കതേ. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഏതെങ്കിലും ഒന്നിനെ അക്ഷരമെന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തദ്ഭാവാത് ഇത് അംബരാന്ത വിധാരണം അക്ഷരം വ്യാവർത്തി. അതിൽ നിന്നെല്ലാം അംബരാന്തമായ ഇതിനെല്ലാം ധരിക്കുന്ന ആ ഈശ്വരനെ വേർതിരിച്ച് ശ്രുതി കാണിക്കുന്നതാണ് അന്യഭാവ വ്യാപൃത്തി. മറ്റുള്ളതിൽ നിന്നെല്ലാം വേർതിരിച്ച് ഈശ്വരനെ കാണിക്കുന്നു. ഈ ശക്തി ഈശ്വരൻ്റെതാണ് എന്ന് കാണിക്കുന്നു. യദ്വാ എന്നാണ് ഏതക്ഷരം ഗാർഗി അദൃഷ്ടം ദൃഷ്ടൃ അശ്രുതം ശ്രോതൃ അമതം മന്ത്ര അവിജ്ഞാതം വിജ്ഞാതൃ ഇതി. രണ്ടും പറയുന്നു. ഇതിനെ അദൃഷ്ടം അദൃഷ്ടം ദൃഷ്ട വിരോധമായി രണ്ടും പറയണം. ദൃഷ്ടാവാണ് എന്നാൽ അതല്ല, ശ്രോതാവാണ് എന്നാൽ അതല്ല. ഇങ്ങനെ പറയുമ്പോൾ അതിൽ ഒരു ഭാഗം ദൃഷ്ടാവല്ല എന്ന് പറഞ്ഞാൽ പ്രധാനത്തിന് യോജിക്കും, പക്ഷെ ദൃഷ്ടാവാണെന്ന് പറഞ്ഞാൽ പ്രധാനത്തിന് യോജിക്കത്തില്ല, അത് ജഡമാണ്. തത്ര അദൃഷ്ടത്വാദി വ്യവദേശ പ്രധാനസ്യ അഭിസംഭവതി ദൃഷ്ടത്വാദി വ്യവദേശസ്തു എന്ന സംഭവതി അചേതനത്വ. പക്ഷെ പ്രധാനാദികൾക്കൊന്നും ദൃഷ്ടാവായിരിക്കാൻ പറ്റില്ല. ഇത് രണ്ടും പറയുകയാണ്. തഥാ നാന്യത് അതു അസ്ഥി ദ്രഷ്ട്ര നാന്യത് അതു അസ്ഥി ശ്രോത്ര നാന്യത് അതു അസ്ഥി മന്ത്ര നാന്യത് അതു അസ്ഥി വിജ്ഞാതൃ. ഇതിൽ നിന്ന് വേറിട്ടില്ല, ദൃഷ്ടാവില്ല, ശ്രോതാവില്ല, മന്ത്രാവില്ല, വിജ്ഞാതാവില്ല, പലവണ്ണം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത്തി ആത്മഭേദ പ്രതിഷേധ. അതുകൊണ്ടെന്താണ്? ആത്മാവിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന സർവത്തിനെയും നിഷേധിക്കുന്നു. ജഗത്തിന്റെ ധാരണാധൃതി എന്ന് പറയുന്നത് ആ പരമാത്മാവിൽ മാത്രമേ സാധ്യമാകൂ, വേറെ അത് സാധ്യമല്ല. അല്ലെങ്കിൽ ലോകത്തിലത് കാണണം, ലോകത്തിലങ്ങനെ കാണുന്നില്ല. എന്നാ ശാരീരസ്യാപ്യ ഉപാധിമതോ അക്ഷരശബ്ദവാ. ഇനി ജീവൻ എന്നെടുത്താലോ അക്ഷരം പറയുന്നുമല്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്, അത് ഉപാധിമത്താണ്, ഉപാധിയോടുകൂടിയതാണ്. എന്നുവെച്ചാൽ ഒരുപാട് പരിമിതിയോടുകൂടിയതാണ്, നാനാ പരിമിതികളോടുകൂടിയിരിക്കുന്ന ശരീരം തന്നെ അതിൻ്റെ ഒരു പരിമിതിയാണ്. ഇതിനൊരിക്കലും അമ്പരാന്തമായ അമ്പരം വരെയുള്ള ഈ അക്ഷരത്തെ ധാരണ ചെയ്ത് നിർത്താൻ, ഇതിൻ്റെ സ്ഥിതിക്ഷേമങ്ങളെല്ലാം നോക്കാൻ കഴിയത്തില്ല ജീവൻ. ഇതിൻ്റെ നിയമങ്ങളൊന്നും പരിപാലിക്കാൻ ജീവൻ എങ്ങനെ കഴിയും? സൂര്യനെ ഇന്ന സ്ഥാനത്ത് നിർത്തണം, ഭൂമിയെ ഇന്ന സ്ഥാനത്ത് നിർത്തണം, ചന്ദ്രനെ ഇന്ന സ്ഥാനത്ത് നിർത്തണം, അതിൻ്റെ ഗതി ഇന്നതാണ്, ഇതെല്ലാം തീരുമാനിച്ചു വയ്ക്കാൻ ആർക്ക് കഴിയും? ഈശ്വരനല്ലാതെ ജീവന് കഴിയും? അപ്പോൾ വ്യവസ്ഥ ചെയ്യണമെങ്കിൽ ഒരു വ്യവസ്ഥാപകൻ വേണം. ആ വ്യവസ്ഥാപകനാണ് ഈശ്വരൻ. മറ്റ് വ്യവസ്ഥാപകന്മാരിൽ നിന്ന്, അല്പജ്ഞന്മാരായിരിക്കുന്ന വ്യവസ്ഥാപകന്മാരിൽ നിന്നും എല്ലാം ഈശ്വരനെ വേർതിരിക്കുന്നതാണ് അന്യഭാവ വ്യാപൃത്തി എന്ന് പറയുന്നത്. ഇവിടെ വ്യവസ്ഥാപകരുണ്ട്, അതെല്ലാം തുച്ഛമായ കാര്യങ്ങളെ സംബന്ധിച്ച്. ജഗത്തിനെ സംബന്ധിച്ച് ആർക്കും സാധ്യമല്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ലോകപാലന്മാരും മറ്റും എല്ലാം ഈശ്വരന്റെ ആജ്ഞ അനുസരിച്ച്, ത്രിമൂർത്തികളും മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ആജ്ഞ അനുസരിച്ച്, ദേവന്മാരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ആജ്ഞ അനുസരിച്ച്, ഈശ്വരന്റെ നിയമത്തിന് വിധേയമായി. കാരണം എല്ലായിടത്തും ആ നിയമത്തെ നടത്തിപ്പോകുന്ന ആ തത്വമാണ് ഈശ്വരൻ നടത്തി പറയുന്നില്ലേ. ദേവന്മാരും കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നുണ്ട്, അവർക്ക് അണിമാതി ഐശ്വര്യങ്ങളുണ്ട്, അവർക്ക് സൃഷ്ടിച്ച് സംഹാരത്തിനുള്ള ശേഷിയുണ്ട്, ഭൂത വർത്തമാന ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട്, ഒരുപാട് ചമത്കാരങ്ങളെല്ലാം അവരിലുണ്ട്. പക്ഷെ എന്നാലും അവരും കണ്ണടച്ച് പ്രാർത്ഥിക്കും. ആരെയാ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവരുടെ ശക്തിയും നിയന്ത്രിക്കുന്ന ഒരു നിയാമകൻ അതിൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ആ ശക്തികളെ പോലും നിയമനം ചെയ്യുന്ന നിയാമകൻ ഇവിടെ സ്വീകരിക്കണം. അത് ജീവന് സാധ്യമല്ല. ആ നിയാമകത്വം എന്ന ശരീരസ്യ പ്യുപാധിമതോ അക്ഷരശബ്ദവാചിത്വം അചക്ഷുഷ്കം അശ്രോത്രം അവാക്മന. ഈ അക്ഷരത്തെ കുറിച്ച് പറയുമ്പം പ്രധാനത്തിൽ പറയുന്ന ഒന്നാണ്, അത് ചക്ഷുരില്ലാത്തതാണ്, ശ്രോത്രമില്ലാത്തതാണ്, വാക്കില്ലാത്തതാണ്, മനസ്സില്ലാത്തതാണെന്ന് പറഞ്ഞാൽ എന്താണ്? നിരുപാധികനായി നിരുപാധികനായിരിക്കുന്ന ആ തത്വം അതാണ്, ഈശ്വരഭാവത്തിൽ സർവത്തെയും നിയന്ത്രിക്കുന്നത്. ഇതിജ ഉപാധിമത്ത പ്രതിഷേധ. അവിടെ എന്താണ്? തത്വത്തിൽ ഉപാധികളെ നിഷേധിക്കുന്നു. നിരുപാധിക ശരീരവും നാമഭോ. ജീവൻ ഒരിക്കലും നിരുപാധികനായിരിക്കാൻ പറ്റില്ല. ശരീര ഇന്ദ്രിയ മനസ്സുകളെ ആശ്രയിച്ചിട്ടാണ് അവൻ്റെ എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും നടക്കുന്നു ജീവന്. ഈശ്വരൻ അങ്ങനെയല്ല, ജീവനുണ്ടല്ലോ സൃഷ്ടിസ്ഥിതി സംഹാരമല്ല. പക്ഷെ അവൻ്റെ അല്പമായ ഉപാധികളെ ആശ്രയിച്ച് അവൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ്. മറ്റങ്ങനല്ല, നിരുപാധികനായി നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നു. തസ്മാത് പരമേവ ബ്രഹ്മ അക്ഷരമിതി നിശ്ചയ. അതുകൊണ്ട് എന്താണ് ഇവിടെ മനസ്സിലാക്കാം? പരബ്രഹ്മമാണ് അക്ഷരം. അപ്പോൾ ഇത് ഗാർഗിയുടെ ചോദ്യവും യാജ്ഞവൽക്കന്റെ സമാധാനവും എല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവിടെ അക്ഷരശബ്ദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണെന്നുള്ളത് നമുക്ക് നേരത്തെ ഉറപ്പുള്ള കാര്യമാണ്. അടുത്തു വരുന്നത് ഈക്ഷതി കർമാധികരണം. ഇതും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈക്ഷതി കർമ്മ വ്യപദേശ, ഇത് പ്രശ്നോപനിഷത്തിലാണ്. ഇവിടെ പിപ്പലാദൻ എന്ന് പറയുന്ന ഗുരു, സത്യകാമൻ എന്ന് പറയുന്ന ശിഷ്യൻ ചോദിക്കുന്നതിന് പറയുന്ന സമാധാനമാണ്. എന്താണ്? ഏതദ്വൈ സത്യകാമ പരം ച അപരം ച ബ്രഹ്മ ഇത് ഓങ്കാര തസ്മാത് വിദ്വാൻ ഏതേനൈവ ആയതനേന ഏകതരം അന്യേതി ഇതി പ്രകൃതി ശ്രുതേ യോ പുനർ ഏതം ത്രിമാത്രേണ ഓമിത്യേത് ഏതേന ഏവ അക്ഷരേണ പരം പുരുഷം അവിദ്യായുതൈതി. ഇവിടെ എന്താണോ പരബ്രഹ്മത്തെയാണോ അതോ അപരബ്രഹ്മത്തെയാണോ, അതാണ് ഇവിടുത്തെ അഭിധ്യാനത്തിന്റെ വിഷയം, അതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെയും അവിടെ ഉപനിഷത്തിൽ എന്താണെന്നുള്ള കാര്യം ഈ ചോദ്യങ്ങളും ഒരേ സമാന സ്വഭാവത്തിലാണ് ആദ്യം പോലെ വരുന്നത്. പരബ്രഹ്മത്തെക്കുറിച്ച് പറയണോ അതോ ഈശ്വരനെ കുറിച്ച് പറയണോ അതോ പ്രകൃതിയെക്കുറിച്ച് പറയണോ അതോ ജീവനെക്കുറിച്ച് പറയണോ, സമാധാനം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. കാരണം എല്ലായിടത്തും ആ ഏകമായ തത്വത്തെ ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത്, സൂത്രകാരൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ശ്രുതിയുടെ മുഴുവൻ താല്പര്യം സർവത്ര നിർഗുണമായ ആ ബ്രഹ്മത്തിലാണ്, അതിനെ വെളിപ്പെടുത്തുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആനുഷംഗികമായി ഗൗണമായി പറയുന്നു, അത് മുഖ്യമല്ല. മറ്റുള്ളതൊന്നും പറയുന്നില്ല എന്ന് പറയുന്നില്ല, താല്പര്യപൂർവ്വമൊന്നും പറയുന്നില്ല. എന്നാ പിന്നെ മറ്റുള്ളതിനെ ഗ്രഹിച്ചുകൂടെ പാടില്ല. എന്തുകൊണ്ട്? ശ്രുതിയെ സമീപിക്കുന്ന ആള് ശ്രുതിയുടെ പരമമായ താല്പര്യത്തെ ആഗ്രഹിക്കേണ്ടത്, മറ്റുള്ളതൊന്നും അല്ല ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ശ്രുതിയുടെ പരമമായ താല്പര്യം സർവത്ര ബ്രഹ്മത്തിലാണ്. ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട് പലരും പല അർത്ഥം പറയുന്നുണ്ടല്ലോ, പല അർത്ഥം പറയാം, അത് ശ്രുതിയിലുള്ളത് തന്നെയാണ്. പക്ഷെ ശ്രുതിയിൽ നിന്ന് അതിന്റെ പരമ താല്പര്യത്തെ ആഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ മറ്റർത്ഥത്തിന് യാതൊരു പ്രസക്തിയില്ല, അതിനൊരാള് ഗ്രഹിക്കാൻ ഒരുമ്പെടുന്നില്ല. അതുകൊണ്ട് ആണ് എല്ലാ സന്ദർഭങ്ങളിലും ഉത്തരം ഒന്നായി തന്നെ വരുന്നു. സർവേ വേദ യത് പദം അമനന്തി, ഒരേ ഒരു പദത്തിൽ തന്നെയാണ് എല്ലാ വേദവും പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ അധികരണങ്ങളെയും ചർച്ച ഏകദേശം ഒരേപോലെ തന്നെ വരുന്നത്, എല്ലാം ഒരിടത്തുകൊണ്ട് എത്തിക്കുന്നത്. എല്ലാം ഒരേപോലെ ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു വിരസത കേൾക്കുന്നവർക്ക് തോന്നും, അത് തോന്നാൻ പാടില്ല. എന്തുകൊണ്ട്? അത് ഒരേ സ്ഥലത്ത് ഇതിനെ കൊണ്ട് എത്തിക്കുന്നത് ഒരുവൻ തത്വവും ഗ്രഹിച്ചവനാണെങ്കിലും അവന്റെ തത്വത്തിന്റെ ദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ്, ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ്. അവന്റെ മനസ്സിൽ ഈ തത്വ നിർണയത്തിന് വിരോധമായി എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അതിനെയും ഈ വിചാരം കൊണ്ട് അടയ്ക്കുക എന്നുള്ളതാണ്. തത്വജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും നിശ്ചയാത്മകം തന്നെ. അങ്ങനെ നിശ്ചയം കൂട്ടി കൂട്ടി കൂട്ടി ഒരു വലിയ നിശ്ചയത്തിലെത്തേണ്ടി വന്നല്ലോ. അത് ശ്രവണം മുതൽ അത് നിശ്ചയരൂപത്തിൽ തന്നെ. പക്ഷേ അതിൽ വന്ന് ബാഹ്യമായി വന്നു ചേരുന്ന സംശയാദികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ വീണ്ടും വീണ്ടും വീണ്ടും അതിനെ നിശ്ചയരൂപത്തിൽ തന്നെ അവതരിപ്പിക്കുകയാണ്. അല്ലാതെ ആദ്യം അതിനെ സംശയരൂപത്തിൽ ഗ്രഹിച്ചിട്ട് പിന്നെ നിശ്ചയിക്കുകയല്ല, നിശ്ചയരൂപത്തിൽ തന്നെ ഗ്രഹിക്കുന്നു. ഗ്രഹിക്കുന്നവനല്ലാത്തവന് ഗ്രഹണമില്ല, അഗ്രഹണമാണ്. പക്ഷേ അങ്ങനെ ഒരു ഗ്രഹണം വന്നതിന് ശേഷവും വികല്പങ്ങൾ കടന്നു വരുന്നു, അവിടെ വിചാരം ആവശ്യമായി വരുന്നു. അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഏകരൂപത്തിൽ തന്നെ ആ തത്വത്തെ അവതരിപ്പിക്കുന്നത്.